ശ്രീമദ് ഭഗവത്ഗീത ഒമ്പതാം അധ്യായം ഇരുപതാം ശ്ലോകം. ത്രൈവിദ്യാ മാം സോമപാ ഭൂതപാപാ യജ്ഞൈരിഷ്ട്വാ സ്വർഗതിം പ്രാർത്ഥയന്തേ തേ പുണ്യം ആസാദ്യ സുരേന്ദ്രലോകം അശ്നന്തി ദിവ്യാൻ ദിവി ദേവഭോഗാൻ. ഹേ പുനരജ്ഞാഹ കാമകാമാഹ. ഇനി ചർച്ച ചെയ്യുന്നത് അജ്ഞന്മാരെ കുറിച്ച്, പലതരത്തിലുള്ള ഈശ്വര ഉപാസകന്മാരെ കുറിച്ച് നേരത്തെ ചർച്ച ചെയ്തു. ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശ്വതോമുഖം ഇങ്ങനെ ചർച്ച ചെയ്ത് ഇവിടെ അടുത്ത് പറയുന്നത് കാമകാമികളായിട്ടുള്ള സ്വർഗം പോലെയുള്ള ഫലങ്ങൾക്ക് വേണ്ടി യാഗാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരെ കുറിച്ചാണ് അവരെ കുറിച്ച് പറയുന്നത്. ത്രൈവിദ്യ ഇരുഗ്യജുസ്സാമവിധോ. നേരത്തെ പറഞ്ഞു ഇരുഗ്യജുസ്സാമ ഏവച്ച, ഞാൻ തന്നെയാണ് ഇരുഗ്യജുസ്സാമ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ. ഇവിടെയും പറയുന്നു ഇരുഗ്യജുസ്സാമ രൂപത്തിലുള്ള ഇരുഗ്യജുസ്സാമങ്ങൾ എന്ന് പറയുന്നത് മന്ത്രങ്ങൾ ഉദ്ദേശിച്ചാണ്. ഈ മന്ത്രങ്ങളാണ് വൈദികമായ കർമ്മങ്ങൾക്ക് പ്രമാണമായിരിക്കുന്നത്, ആ കർമ്മങ്ങളിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അത്തരം മന്ത്രങ്ങളെ അറിയുന്നവർ വസ്വാദി ദേവതാരൂപിണം, വസു തുടങ്ങിയ ദേവതകളെ, ഇന്ദ്രൻ തുടങ്ങിയ ദേവതകളെ അവർ അർച്ചിക്കുന്നു. സോമപാഹ, സോമം പിബന്തീതി സോമപാഹ, വൈദികന്മാർ യജ്ഞത്തിൻ്റെ യജ്ഞാനുഷ്ഠാനത്തിൻ്റെ ഒരു ഭാഗമാണ് സോമപാനം. അവർ ഉദ്ദേശിക്കുന്ന വൈദികന്മാരെയാണ്. തേനൈവ സോമപാനേന ഭൂതപാപാഹ. ആ സോമപാനം കൊണ്ട് ഭൂത പാപന്മാരായി, ഭൂതമായ പരിശുദ്ധമായ പാപത്തോടുകൂടിയവരായി, പാപം നശിച്ചവരായി, ശുദ്ധ കിൽബിഷാഹ പാപശുദ്ധി വന്നവരായി. യജ്ഞേഹി അഗ്നിഷ്ഠോമാതി ഇഷ്ട പൂജയിത്വ അഗ്നിഷ്ഠോപാധി. യജ്ഞങ്ങളാൽ പൂജിച്ചിട്ടുകാരെ വസ്വാദി ദേവതകൾ, അവർ കാമിക്കുന്ന വസ്തുക്കളെ നൽകുന്ന ദേവതകളെ പരമാത്മഭാവത്തിലല്ല അവർ പൂജിക്കുന്നത്. അവരെന്തിനുവേണ്ടി പൂജിക്കുന്നു? സ്വർഗതി സ്വർഗഗമനം സ്വരേവഗതി സ്വർഗതി താം പ്രാർത്ഥയുണ്ട്. ഇന്ദ്രാദി ദേവതകളെ സ്വർഗതിക്ക് വേണ്ടി, സ്വർഗപ്രാപ്തിക്ക് വേണ്ടി. സ്വർഗതി സ്വർഗപ്രാപ്തി, സ്വർഗഗമനം സ്വർഗപ്രാപ്തി, അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? അവർ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. അതുകൊണ്ട് പ്രത്യേകം ഇവിടെ പറഞ്ഞ് സ്വരേവഗതി, മറ്റൊരു ലക്ഷ്യമുണ്ട്. സ്വർഗമാണ് ഇവരുടെ മോക്ഷം, സ്വർഗപ്രാപ്തിയാണ്. അതിനുവേണ്ടി അവർ പാപത്തെ നശിപ്പിക്കുന്നു, വൈദികമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് പുണ്യത്തെ സമ്പാദിക്കുന്നു. അവരെന്ത് ചെയ്യുന്നു? തേജ പുണ്യം പുണ്യഫലം ആസാദ്യ, അവർ പുണ്യഫലത്തെ സംപ്രാപ്യ പ്രാപിച്ചിട്ട് സുരേന്ദ്രലോകം ശതക്രതുഹു സ്ഥാനം അശ്നന്തി ഭുഞ്ചതി. ശതക്രതുവിൻ്റെ ഇന്ദ്രന്റെ നൂറുയാഗങ്ങൾ അനുഷ്ഠിച്ച് ഇന്ദ്രപദവി നേടുന്ന മനുഷ്യനാണ് ഇന്ദ്രൻ. അതുകൊണ്ട് പറയുന്ന ശതക്രതു, ആ ശതക്രതുവിന്റെ സ്ഥാനത്തെ പ്രാപിക്കുന്നു. അവിടെ പ്രാപിച്ചിട്ടോ ഭുഞ്ചതേ ദിവ്യാൻ ദിവി ഭവാൻ പ്രാകൃതാൻ ദേവഭോഗാൻ ദേവാനാം ഭോഗാഹത്താൻ. അവർ ദേവഭോഗങ്ങളെ അവർ അവിടെ അനുഭവിക്കുന്നു. അത് പ്രകൃതി നിഷ്ഠമാണ്, ആത്മനിഷ്ഠമല്ല. അതുകൊണ്ട് പറഞ്ഞു പ്രാകൃതാൻ, അങ്ങനെയുള്ള ഭോഗങ്ങളെ അവർ അവിടെ അനുഭവിക്കുന്നു. ഇത് മുമ്പ് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. വൈദികമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ചും അത് ആ കർമ്മഫലത്തിലുള്ള കാമനയോടുകൂടി അനുഷ്ഠിക്കുന്നതുകൊണ്ട് കിട്ടുന്ന ഫലം ലാഭം സ്വർഗതിയാണ്. സ്വർഗത്തിൽ ദിവ്യമായ ഭോഗങ്ങളെ അനുഭവിക്കുന്നു. അതിന് കാരണമായിരിക്കുന്നത് അവരുടെ പാപനാശവും പുണ്യപ്രാപ്തിയുമാണ്. എല്ലാ കർമ്മങ്ങളുടെ അല്പഫലത്തെ ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ത്രൈവിദ്യാഹ ഋഗ്വേദസാമ രൂപത്തിലുള്ള വേദത്തെ അറിയുന്നവരായ വൈദികന്മാർ, സോമപാഹ സോമപാനം ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ വൈദികന്മാർ, ഭൂതപാപാഹ ഭൂതപാപന്മാരായി പാപങ്ങൾ നിശ്ചയവരായി, യജ്ഞീഹി യജ്ഞങ്ങളിലൂടെ മാം ഇഷ്ട എന്നെ യജിച്ചിട്ട്, വസ്വാദി രൂപത്തിലുള്ള ഇന്ദ്രാദി രൂപത്തിൽ എന്നെ യജിച്ചിട്ട്. കാരണം അടുത്ത് പറയും എന്താണ്, ആര് ആരെ അർച്ചിച്ചാലും അത് എന്നെ തന്നെയാണ് അർച്ചിക്കുന്നതെന്ന് പറയും. പക്ഷെ എന്റെ വാസ്തവ രൂപത്തെ മനസ്സിലാക്കിയിട്ടല്ല സ്വർഗതിയും പ്രാർത്ഥയേ, അവർ സ്വർഗതിയെ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അവർ പുണ്യം ആസാദ്യ, പുണ്യത്തെ സമ്പാദിച്ച് സുരേന്ദ്രലോകം ആസാദ്യ ദേവലോകത്തെ പ്രാപിച്ചിട്ട് ദിവ്യാൻ ദേവഭോഗാൻ ദിവി അശ്നന്തി, ദിവ്യങ്ങളായിരിക്കുന്ന അലൗകികങ്ങളായിരിക്കുന്ന ഈ ലോകത്തിൽ ലഭ്യമല്ലാത്തതായ ദേവഭോഗങ്ങളെ, ദേവന്മാർക്ക് മാത്രം അനുഭവയോഗ്യമായിരിക്കുന്ന വിഷയങ്ങളെ അവിടെ ആ ദേവലോകത്തിൽ അനുഭവിക്കുന്നു. എന്നുവെച്ചാൽ ഇവിടെ പറയുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് ഈ ദേവലോകം എന്ന് പറയുന്നത് ഈ മനുഷ്യലോകത്തിലല്ല, മനുഷ്യലോകത്തിൽ നിന്ന് വേറിട്ട് വൈദികമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ജീവൻ മരണശേഷം പ്രാപിക്കുന്ന ഒരു ലോകമുണ്ട്, അതാണ് ദേവലോകം. ആ ദേവലോകത്തിൽ എത്തിച്ചേർന്ന് അവിടെ ജീവൻ ഈ സുഖങ്ങൾ അനുഭവിക്കുന്നു. ഇത്തരം ലോകങ്ങളുണ്ട് മനുഷ്യലോകമല്ലാതെ. സാധാരണ പറയാറുണ്ട് സ്വർഗവും നരകവുമെല്ലാം ഈ മനുഷ്യരുടെ ഇടയിൽ തന്നെ ഭൂമിയിൽ തന്നെയാണ്, മനുഷ്യലോകത്തിലാണ് എന്ന് പറയാറുണ്ട്. പക്ഷെ ഇവിടെ ആ രീതിയിലല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് മരണശേഷം ജീവൻ പ്രാപിക്കുന്നതായ മറ്റൊരു ലോകം, അതാണ് സ്വർഗലോകം. അവിടെ പ്രാപിക്കുന്നു പുണ്യഫലമായി, അവിടെ ഇതനുഭവിക്കുന്നു എന്ന് മറ്റൊരു ലോകമുണ്ട് എന്നുള്ളതിന് പ്രമാണമായിട്ടും ഈ ഭാഗത്തെ പലരും ഉദ്ധരിക്കാറുണ്ട്. ത്രൈ വിദ്യ മാം സോമപാ പൂതപാപ യജ്ഞൈരിഷ്ട്വാ സ്വർഗതിം പ്രാർത്ഥയന്തേ തേ പുണ്യം ആസാദ്യ സുരേന്ദ്രലോകം അശ്നന്തി ദിവ്യാൻ ദിവി ദേവഭോഗാൻ തേ തം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ഹി ത്രൈധർമ്മം അനുപ്രപന്നാഃ ഗതാഗതം കാമകാമാലഭന്തേ. തേ അവരെന്ത് ചെയ്യുന്നു, തം ഭുക്ത്വാ സ്വർഗലോകം വിശാലം വിസ്തീർണം. ആ സ്വർഗലോകത്തെ, അത് വിശാലമാണ് വിസ്തീർണമാണ്. വിശാലം എന്ന് പറയുമ്പോൾ ഈ ഭൂലോകത്തെ അപേക്ഷിച്ച് ഇവിടെയാണെങ്കിൽ എന്താണ്, ശതായുർവൈ പുരുഷ, പുരുഷന്റെ ആയുസ് നിജപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾക്ക് ഇത്ര കാലമേ ജീവിച്ചിരിക്കാൻ കഴിയൂ ഭൂലോകത്തിൽ സാധാരണഗതിയിൽ. സ്വർലോകം അങ്ങനെയല്ല, അത് വിശാലമാണ്, ദീർഘകാലം ഭൂലോകത്തെ അപേക്ഷിച്ച് ദീർഘകാലം അവിടെ കഴിയും. അവന്റെ കർമ്മത്തിന്റെ സവിശേഷത അനുസരിച്ച്, അവൻ ആർജിക്കുന്ന പുണ്യത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ദീർഘകാലം അവിടെ കഴിയുന്നതാണ് വിശാലം വിസ്തീർണം. ക്ഷീണി പുണ്യ, പക്ഷേ അവൻ ആർജിച്ചതായ പുണ്യം ആർജിച്ചതെല്ലാം നശിക്കുന്നു. പുണ്യം സംസ്കാര രൂപത്തിലുള്ളതാണ്, ആ സംസ്കാരം ക്ഷയിച്ചു പോകുന്നു. അനുഭവങ്ങൾ അനുഭവിക്കുന്നുണ്ടത്, അനുഭവിക്കുന്ന എല്ലാ വസ്തുക്കളും ക്ഷയിക്കുന്നതാണ്. അതുകൊണ്ട് പുണ്യഫലമായ സുഖം അനുഭവിക്കുന്നതുകൊണ്ട് കാരണമായിരിക്കുന്ന പുണ്യം ക്ഷയിക്കുന്നു. മർത്യലോകം ഇമം വിശന്തി, അത് കഴിഞ്ഞ് ഇമം മർത്യലോകം, ഈ മർത്യലോകത്തിലേക്ക് ആ വിശന്തി പ്രവേശിക്കുന്നു, മടങ്ങി വരുന്നു. അന്ന് ഇവിടെ ഭക്ഷ്യകാരൻ എന്നാണ് പറയുന്നത് ഈ മർത്യലോകത്തിലേക്ക്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ഈ മർത്യലോകം അല്ലാത്ത മറ്റൊരു ലോകത്തെക്കുറിച്ചാണ് ഇവിടെ സ്വർഗ്ഗലോകമെന്ന് പറയുന്നത്. അല്ലാതെ ഈ മർത്യലോകത്തിലുള്ള സുഖവിശേഷമല്ല. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത് ഈ മർത്യലോകത്തിലേക്ക് മടങ്ങി വരുന്നു ആ സ്വർഗ്ഗലോകം വിട്ടിട്ട്. ഏവം ഹി യഥോക്തേന പ്രകാരേണ, ഇപ്രകാരം ഈ പറഞ്ഞ രീതിയിൽ ത്രൈധർമ്മം, ചിലടത്ത് ത്രൈധർമ്മ്യം എന്നുണ്ട്. എന്നുവെച്ചാൽ കേവലം വൈദികം കർമ്മ അനുപ്രപന്നാഹ, കേവലമായ ഈ വൈദിക കർമ്മത്തെ ആശ്രയിച്ചിരിക്കുന്നവർ ത്രൈധർമ്മ്യത്തെ, ധർമ്മയുക്തമായിരിക്കുന്നതിന് വേദത്തിൽ വിധിക്കുന്ന യാഗാദി കർമ്മങ്ങളാണ് ഇവിടുത്തെ ധർമ്മം. ആ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നവരായ അവർ ഗതാഗതം, ഗതം ചാഗതം ച ഗതാഗതം, ഗമനാഗമനം, ഗമനം സ്വർഗത്തിലേക്കുള്ള ഗമനം, ആഗമനം തിരിച്ചു മർത്യലോകത്തിലേക്കുള്ള ആഗമനം, അവർ അതിനെ പ്രാപിക്കുന്നവരാണ്. കാമകാമാഹ, കാമാൻ കാമയന്തേരി കാമകാമാഹ, കാമ്യങ്ങളായ വിഷയങ്ങളെ കാമിക്കുന്നവർ, സ്വർഗാദി വിഷയങ്ങളെ കാമിക്കുന്നവർ ലഭന്തേ, പ്രാപിക്കുന്നു. ഗതാഗതമേവ, പോക്കുവരവ് തന്നെ അവർക്ക് ലഭിക്കുന്നതിന് സ്വാതന്ത്ര്യം. ക്വചിത് അല്ലഭതേ ഇത്യർത്ഥം, അവർക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം, മോക്ഷം, ഈ ഗമനാഗമനത്തിൽ നിന്നുള്ള മോക്ഷം അവർക്കൊരിക്കലും ഉണ്ടാകുന്നില്ല. ഗീതയിൽ പല ഭാഗങ്ങളിലും ഈ വൈദിക കർമ്മങ്ങളുടെ, പ്രത്യേകിച്ച് സ്വർഗാദി ഫലത്തെ ഉദ്ദേശിച്ച് മനുഷ്യൻ ആ കാലഘട്ടത്തിൽ അന്ന് അറിവുള്ളവർ എന്ന് കരുതിയിരുന്ന വേദം പഠിക്കുന്നവരെയാണ്. വേദം പഠിക്കുന്നവർ വേദം പഠിച്ചു കഴിഞ്ഞാൽ മുഖ്യമായി അനുഷ്ഠിക്കുന്നത് ഈ വൈദിക കർമ്മങ്ങളെയാണ്. പ്രത്യേകിച്ച് അന്നത്തെ വർണ്ണവ്യവസ്ഥിതി അനുസരിച്ച് ബ്രാഹ്മണർ വേദാധ്യയനം കഴിഞ്ഞാൽ ചെയ്യുന്നത് പ്രധാനമായിട്ടും വൈദിക കർമ്മങ്ങളാണ്. അതോടൊപ്പം ക്ഷത്രിയരും, യജമാനന്മാരായും ബ്രാഹ്മണര് പുരോഹിതന്മാരുമായി ആണ് ഈ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നത്. അപ്പോൾ സമൂഹത്തിലെ ഏറ്റവും പ്രബലമായ വിഭാഗം അവർ ഈ വൈദിക കർമ്മങ്ങളിലാണ് മുഴുകിയിരുന്നത്. അപ്പോൾ ആ ചരിത്ര പശ്ചാത്തലം കൂടെ കണക്കിലെടുത്തുകൊണ്ട് വേണം ഈ ഭാഗം മനസ്സിലാക്കാൻ. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ആണ് പറയുന്നത് എന്താണ്, ഈ കർമ്മം ആത്യന്തികമായി ഇത് ശ്രേഷ്ഠമല്ല, ഇത് കേവലം സ്വർഗപ്രാപ്തിക്ക് മാത്രം ഉതകുന്നതാണ്. അങ്ങനെ ഇത്തരം കർമ്മങ്ങളിൽ നിന്നും മനുഷ്യനെ പിന്തിരിപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ സന്ദർഭങ്ങൾ. ഇതിൻ്റെ ഇടയ്ക്ക്, ഗീതയുടെ ഇടയ്ക്ക് അല്ല, മഹാഭാരതത്തിൽ പല സ്ഥലത്ത് ഇത് ആവർത്തിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, ഞാൻ തന്നെയാണ് യജ്ഞമായിരിക്കുന്നത്, ഹുതം ആജ്യം എല്ലാം ഞാൻ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈശ്വരഭാവന വിട്ടിട്ട് വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിച്ച് സ്വർഗാദി ഫലത്തെ ഉദ്ദേശിച്ച് ജീവിതം മുഴുവൻ ഇത്തരം വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്താൻ കൂടെ വേണ്ടിയിട്ടാണ്. സാധാരണഗതിയിലുള്ള യജ്ഞാനുഷ്ഠാനങ്ങളെയും മറ്റും ഇവിടെ നിഷേധിക്കുന്നില്ല, പക്ഷെ അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ്. അത്തരം വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിതം പാഴാക്കാൻ പാടില്ല. അതുകൊണ്ട് ഇഹലോകത്തിലോ പരലോകത്തിലോ ആത്യന്തികമായ പ്രയോജനം ഇല്ല എന്ന് വിചാരിച്ച് യജ്ഞം നിഷ്ഫലമാണെന്നോ അത് അപ്രാമാണികമാണെന്നൊന്നും ഗീതി പറയുന്നില്ല. അങ്ങനെ ചിലരെല്ലാം വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്താ യജ്ഞത്തിന് ഫലമുണ്ടെന്നാണ് പറയുന്നത്, എന്താണ് യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്ത് പോകും, അത് മറ്റൊരു ലോകമാണ്. അത്തരം കാര്യങ്ങളെല്ലാം അത് വേദപ്രമാണിയുള്ള കാര്യമാണ്, അതെല്ലാം അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ആത്യന്തികമായ പ്രയോജനം അതിൽ നിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് അത്തരം കർമ്മങ്ങളിലേക്ക് മനുഷ്യൻ പ്രവർത്തിക്കേണ്ട കാര്യമില്ല എന്നാണ്. ഇത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. എന്നാൽ ഇന്നും മനുഷ്യൻ വീണ്ടും പഴയ യജ്ഞങ്ങളെയൊക്കെ വീണ്ടും അനുഷ്ഠിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അത് അന്ന് ചെയ്ത പോലെ തന്നെ എന്താണോ ദ്രവ്യ, അത് സ്വർഗത്തെ എന്നുദ്ദേശിച്ചല്ല ഇന്ന് ആൾക്കാർ യജ്ഞങ്ങളും മറ്റും ചെയ്യുന്നത്. സമ്പത്ത്, ധനം, അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് യജ്ഞം ചെയ്യുന്നത്. പണ്ടത് ചെയ്തിരുന്നത് സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇന്ന് ഇത് ചെയ്യുന്ന ഈ ലോകത്തുള്ള സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് യജ്ഞം ചെയ്യുന്നവർക്ക് ഈ പറയുന്ന തരത്തിൽ മറ്റൊരു ലോകത്തിൽ വിശ്വാസമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അവർക്ക് ഈ ലോകത്തിൽ വിശ്വാസമുണ്ട്. ഈ ലോകത്തിൽ യജ്ഞം ചെയ്താൽ സമ്പത്തുണ്ടാവും എന്ന് വരുകയാണ് ഇത്തരം യജ്ഞങ്ങൾ, വൈദികമായ യജ്ഞങ്ങൾ. ഇത് ഒരു മനുഷ്യനും ആത്യന്തികമായി ഗുണം ചെയ്യുന്നതല്ല എന്നിവിടെ സ്പഷ്ടമായി പറഞ്ഞിരിക്കുകയാണ്. ഈ ത്രൈവിദ്യന്മാര്, കാമകാമികളായിട്ടുള്ള വൈദികന്മാര്, തം വിശാലം സ്വർഗലോകം ഭുക്ത്വ, ആ വിശാലമായ ദീർഘകാലം അനുഭവയോഗ്യമായിരിക്കുന്ന ആ സ്വർഗലോകത്തെ ഭുജിച്ചിട്ട് അനുഭവിച്ചിട്ട് പുണ്യക്ഷീണേ, പുണ്യം ക്ഷയിക്കുമ്പോൾ മർത്യലോകം വിശന്തി, തിരിച്ച് ഈ മനുഷ്യലോകത്തിലേക്ക് കടക്കുന്നു. ഏവം ത്രൈധർമ്മ്യം അനുപ്രപന്നാഹ, ഇങ്ങനെ ഈ ത്രൈധർമ്മ്യത്തെ ഗർഗജസ്വാമ രൂപത്തിലുള്ള മന്ത്രങ്ങളിലൂടെ വെളിപ്പെടുത്തുന്ന ഈ യാഗാദി കർമ്മങ്ങളെ അനുപ്രപന്നാഹ, ആശ്രയിച്ചിരിക്കുന്ന കാമകാമാഹ, കാമ്യങ്ങളായിരിക്കുന്ന സ്വർഗാദികളെ കാമിക്കുന്നവരായ വൈദികന്മാർ ഗതാഗതം ലഭന്തി, പോക്കുവരവിനെ പ്രാപിക്കുന്നു. സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ മോക്ഷത്തെ അവർ പ്രാപിക്കുന്നില്ല. തേതം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ത്രൈധർമ്മ്യം അനുപ്രപന്ന ഗതാഗതം കാമകാമാ ലഭന്തി. ചില പുസ്തകങ്ങളിൽ ത്രൈധർമ്മം എന്നാണ്, ചിലടത്ത് ത്രൈധർമ്മ്യം എന്നാണ്. രണ്ടു തരത്തിൽ പാഠം വരുന്നതിന് തെറ്റില്ല. രണ്ടിന്റെ അർത്ഥം ഒന്നാണ്, യാഗാദികളെന്ന് അർത്ഥം. ഇവിടെ ഇതുവരെ ചർച്ച ചെയ്തത് വൈദിക കർമ്മങ്ങളെ കുറിച്ചാണ്. വൈദിക കർമ്മങ്ങൾ ആരും നിഷ്കാമമായിട്ട് അനുഷ്ഠിക്കാറില്ല. കാരണം ആ കർമ്മങ്ങൾക്ക് ഫലങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ ഫലങ്ങളെക്കുറിച്ച് അറിഞ്ഞ് ആ ഫലത്തിലുള്ള താല്പര്യം ഉണ്ടാകുന്നവരാണത് അനുഷ്ഠിക്കുന്നത്. കാമനയുള്ളവരെ അനുഷ്ഠിക്കത്തുള്ളൂ. അപ്പം അത്തരം കാമനകളില്ലാത്തവർ, അവരെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. എന്നുവെച്ചാൽ മുഖ്യമായ വിഷയത്തിലേക്ക് വരികയാണ്. ഇവിടെ ആനുഷംഗികമായി ആ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തോട് ബന്ധപ്പെട്ട ഒരു കാര്യത്തെ പറഞ്ഞു. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല. ആ കാലഘട്ടത്തിൽ വേദത്തെക്കുറിച്ചോ വൈദികമായ കർമ്മങ്ങളെ കുറിച്ചോ പരാമർശിക്കാതെ ആധ്യാത്മികമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സാധ്യമല്ല. കാരണം മനുഷ്യന്റെ മനസ്സിൽ മുഴുവൻ അതാണ്. അതുകൊണ്ട് അതിനെ പറഞ്ഞതിന് ശേഷം അത് വേദത്തിൽ തന്നെ നിഷേധിക്കുന്നതല്ല കാര്യമാണ്. ക്ഷീണേ പുണ്യ മർത്യലോകം വിശന്തി, ഇത് വേദത്തിൽ തന്നെ പറയുന്നതാണ്. ചാന്ദോഗ്യത്തിനും മറ്റും പറയുന്നുണ്ട്. യഥാഹ്യ കർമ്മചിത്തോ ലോകക്ഷീയതേ, അങ്ങനെ ധാരാളം മന്ത്രങ്ങളുണ്ട് ഈ വൈദിക കർമ്മങ്ങളുടെ വ്യർത്ഥതയെക്കുറിച്ച് പറയുന്നു. അതിനെ പറഞ്ഞിട്ട് അടുത്ത് മുഖ്യമായ വിഷയത്തിലേക്കാണ് അടുത്ത് വരുന്നത്. അനന്യാസ് ചിന്തയന്തോ മാം ുക്തമ്യഹംഷ്കാമർശിന. ആരാണോ നിഷ്കാമികൾ, ഈ നിഷ്കാമം എന്ന് പറയുമ്പോൾ ഭാഷ്യകാരൻ പറയുന്നിടത്ത് പോലും സാധാരണഗതിയിൽ വാച്യാർത്ഥത്തെ എടുക്കരുത്, ഇങ്ങനെ ഒരാഗ്രഹമില്ലാത്തവൻ എന്നെടുക്കരുത്. എന്തുകൊണ്ട്? ഇവിടെ കാമം എന്ന് പറയുന്നത് തൊട്ടു മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് അത്? കർമ്മഫലത്തിലുള്ള ആഗ്രഹങ്ങളാണ്. കർമ്മഫലം എന്ന് പറയുമ്പോൾ മുഖ്യമായിട്ടും വൈദികമായ കർമ്മങ്ങൾ. അതാണ് നേരത്തെ പറഞ്ഞു എന്താണ് കാമകാമാഹ. വലിയമായ കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ സ്വർഗാദി പുണ്യം, അതിൽ നിന്നുണ്ടാകുന്ന സ്വർഗാദി ഫലങ്ങൾ, അലൗകികങ്ങളായിരിക്കുന്ന ദിവ്യങ്ങളായിരിക്കുന്ന ഫലങ്ങളുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് മനുഷ്യൻ അവൻ്റെ ആയുസ്സും വപസ്സും ധനവുമെല്ലാം ചെലവഴിക്കുന്ന ഈ വൈദിക കർമ്മങ്ങൾ, ഈ വൈദിക കർമ്മങ്ങളിൽ നിന്ന് ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. കേവലം വിശ്വാസം മാത്രമാണ്. അല്ലെങ്കിൽ വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നവർ കേവലം അംഗീകരിച്ചിരിക്കുന്ന ഒരു തത്വമാണ്. എന്താണ് ഈ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്ത് പോവും, അവിടെ ദിവ്യഭോഗങ്ങൾ അനുഭവിക്കാം. അത്തരം കാമനകളെക്കുറിച്ചാണ് ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് കാമം കാമം എന്ന് പറയുന്നത്. അത്തരം കാമനകൾ ഇല്ലാത്തവർ, അതാണ് നിഷ്കാമന്മാർ, സമ്യക് ദർശിന. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സമ്യക്കായിട്ടുള്ള, യഥാർത്ഥമായിട്ടുള്ള, യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനമുള്ളവർ അവരാണ് സമ്യക് ദർശികൾ എന്ന് പറയുന്നത്. അല്ല, സാധാരണഗതിയിൽ ആഗ്രഹമില്ലാത്തവർ എന്ന് പറഞ്ഞാൽ പോരാ. കാരണം ആഗ്രഹമില്ലാതെ ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആഗ്രഹമില്ലാതെ ഒരു അനുഷ്ഠാനവും സാധ്യമല്ല. മുമുക്ഷുത്വം പോലും എന്താണ്? ആഗ്രഹമാണ്. അപ്പോൾ ആഗ്രഹമില്ലാത്തവർ എന്നുള്ള അർത്ഥത്തിലല്ല, ഇത്തരം പ്രമാണങ്ങളിൽ വിശ്വസിക്കുകയും അത് കേവലം വിശ്വാസം കൊണ്ടാണ്. വേദത്തിൽ പറയുന്ന സ്വർഗത്തെ നേരിട്ട് കണ്ടതിന് ശേഷം ആർക്കും അതിനാഗ്രഹിക്കാൻ ഒക്കത്തില്ല. ലൗകികമായ ഫലങ്ങളെപ്പോലെയാണ്. പഞ്ചസാര മധുരമാണ്, അത് അനുഭവിച്ചതിന് ശേഷം ഒരാൾക്ക് ആഗ്രഹിക്കാം വീണ്ടും അത് വേണോ. ഈ വർത്തമാന ജന്മത്തിൽ ആർക്കും അത് സാധ്യമല്ല. പക്ഷെ എന്നാലും മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ശ്രദ്ധാജാഠ്യങ്ങൾ, അത്യന്തമായ വിശ്വാസം കൊണ്ട് അതിന് തയ്യാറാകുന്നു. വലിയ അന്നത്തെ കാലത്ത് വലിയ അറിവുള്ളവരെന്ന് വെച്ചാൽ വേദങ്ങളെല്ലാം പഠിച്ച് മനഃപ്പാഠമാക്കി അതിൻ്റെ മീമാംസയെല്ലാം വിചാരം ചെയ്തു കഴിഞ്ഞ വൈദികന്മാർ, ബ്രാഹ്മണരും ക്ഷത്രിയരും, അവരെ സമ്പത്തെല്ലാം വിനിയോഗിച്ച് എന്ത് ചെയ്യുന്നു? ഈ അഗ്നിഷ്ഠോമാദി കർമ്മങ്ങൾ ചെയ്യുന്നു, രാജസ്വയങ്ങൾ അനുഷ്ഠിക്കുന്നു. എല്ലാം എന്തിനു വേണ്ടി? ഈ ലോകത്തൊന്നും സമ്പാദിക്കാനല്ല. ഈ ലോകത്ത് അതുകൊണ്ട് ഭേമേ ഉള്ളൂ. പിന്നെ കീർത്തി ഉണ്ടാകും, സത്കീർത്തി. അയാൾ ശതക്രതുവാണെന്ന് പറയാകം ചെയ്തവനാണ്. പുരോഹിതന് ധാരാളം സമ്പത്തും കിട്ടും. ഇതിൻ്റെ എല്ലാം ഫലം ഇപ്പം മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു സ്വർഗമാണ്. അപ്പോൾ ഇത് കാമിക്കുന്നവരെയാണ് കാമകാമികൾ എന്ന് ഗീതയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്. അത് ആഗ്രഹമില്ലാത്തവരല്ല. ആഗ്രഹമില്ലാത്ത മനുഷ്യന് ചലിക്കാനൊക്കത്തില്ല. കാരണം അത് ഉണ്ടല്ലോ ജ്ഞാനം, ഇച്ഛ, ക്രിയ. അത് സഹജമാണ്. ജീവന്റെ ഇച്ഛ മനുഷ്യനെ ഒഴിവാക്കാനൊക്കത്തില്ല. പിന്നെ നമ്മൾ സ്വാമിമാരൊക്കെ പറയുന്നത് എനിക്ക് ആഗ്രഹങ്ങളൊന്നും ഇല്ല എന്ന് പറയും. അത് ഭക്തന്മാരെ മുമ്പിൽ ഇങ്ങനെയൊക്കെ പറയുന്നതാണ് പറയേണ്ടത്. വരും ആവശ്യങ്ങൾ കൊണ്ട് പറയുന്നതാണ്, പറഞ്ഞു പോകുന്നതാണ്. അല്ലാതെ ആഗ്രഹം മനുഷ്യന് ഒഴിവാക്കാൻ പറ്റത്തില്ല. ആഗ്രഹം ഒഴിവാക്കുകയാണെങ്കിൽ അവൻ്റെ ജ്ഞാനവും പോവും, ക്രിയയും പോവും, രണ്ടും പോവും. മൂന്നും എപ്പോഴും ചേർന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നിഷ്കാമികളായ ഇത്തരം കാമനകളില്ലാത്തവർ, സ്വർഗ അതികാമനകളില്ലാത്തവരായ സമയം തിരിച്ചുകൾ എന്ത് ചെയ്യുന്നു? അനന്യ ചിന്ത എന്ത? അനന്യമായി അപൃഥക്ഭൂതാഹ പരം ദൈവം നാരായണം ആത്മത്വനഗതാഹ. അപൃഥക്ഭൂതാഹ, വേറെ കാണുന്നില്ല. നേരത്തെ ഭഗവാൻ തന്നെ പറഞ്ഞു, എന്താണ്? ഏകത്വേന പൃഥക്ത്വേന ബോധാഭിശുദോമുഖം. ഈശ്വരനെ ആരാധിക്കുന്നതിന് അങ്ങനെ ഏകത്വേന തന്നെ വേണമെന്നില്ല, പൃഥക്ത്വേനെ ആരാധിക്കാം. വിശുദോമുഖം നാനാരൂപത്തിൽ, വിശ്വരൂപത്തിൽ ആരാധിക്കാം. ഏത് തരത്തിൽ ആരാധിക്കുന്നതും ഈശ്വരന് സമ്മതമാണ്. പക്ഷെ അദ്വൈത മതം ആണ് ഇവിടെ ഭാഷ്യകാരൻ പ്രകാശിപ്പിക്കുന്നത്. അതുകൊണ്ട് പറയുന്നു അപൃഥക്ഭൂതാഹ, വേറിട്ടല്ലാതെ എന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ്. ഇത് അദ്വൈതപരമായ വ്യാഖ്യാനമാണ്. പക്ഷേ ദ്വൈതികളും മറ്റും അങ്ങനെയല്ല വ്യാഖ്യാനിക്കുന്നത്. അവരെന്താണ് പറയുന്നത്? അവർ അപൃഥക്ഭൂതാഹ അവർ പറയുന്നു അനന്യ അനന്യപ്രയോജന, മറ്റ് പ്രയോജനം ഒന്നും കാംക്ഷിക്കാറ്. അവരെ സംബന്ധിച്ച് കർമ്മങ്ങൾ, വൈദിക കർമ്മങ്ങൾ ചെയ്യുന്നവന് അവൻ പ്രയോജനത്തെ കാമിക്കുന്നു. എന്താണത്? സ്വർഗഫലങ്ങളാണ് അവൻ്റെ പ്രയോജനം. ഇവിടെ അന്യപ്രയോജനമൊന്നുമില്ലാതെ അനന്യാഹ, അങ്ങനെയാണ്. മറ്റ് പ്രയോജനങ്ങളൊന്നും കാംക്ഷിക്കാതെ അത് ദ്വൈതികൾ സ്വീകരിക്കുന്ന വ്യാഖ്യാനം. അദ്വൈതി പറയുന്ന എന്താണ്? പൃഥക്ഭൂത, ഈശ്വരൻ നിന്നും വേറിട്ടല്ലാതെ ഈശ്വരനോട് അഭേദമായി കണ്ട്. എവിടെയെല്ലാം അർച്ചനയെക്കുറിച്ച് ആരാധനയെക്കുറിച്ച് പറയുന്നു അവിടെയെല്ലാം അദ്വൈത മതമനുസരിച്ച് പറയുന്ന എന്താണ്? ഈശ്വരനെ അഭേദമായി കണ്ടുകൊണ്ട് എന്ന് പറയും. പക്ഷെ ഗീതയിൽ അങ്ങനെ വ്യാഖ്യാനിക്കാൻ വയ്യാത്ത ഭാഗങ്ങൾ വരും. അർച്ചനയെക്കുറിച്ചും പൂജയെക്കുറിച്ചും ഒക്കെ പറയുന്നിടത്ത് ഈ അനന്യഭാവം എന്നുള്ളത് ആ രീതി വ്യാഖ്യാനിക്കാൻ വയ്യാത്ത ഭാഗം വരുമ്പോഴത്തേക്ക് ശങ്കരാചാര്യർ എന്ത് ചെയ്യും? വ്യാഖ്യാനിക്കത്തില്ല, മൗനം പാലിച്ചു കളയും. അത് കൂടുതൽ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ തന്റെ സിദ്ധാന്തത്തിന് വിരുദ്ധമാകും എന്നുള്ളതുകൊണ്ട് അവിടെ മൗനം വലിച്ചു കളയും. അങ്ങനെ വരുന്ന സന്ദർഭങ്ങൾ വരും, നമുക്ക് കാണാം. പക്ഷെ അല്ലാതെ എവിടെയൊക്കെ ആരാധനയെക്കുറിച്ച് പറയുന്നോ അവിടെയെല്ലാം അദ്വൈതപരമായ പറയത്തുള്ളൂ. എന്നുവെച്ചാൽ തൻ്റെ ഹൃദയ സ്ഥിതനായിരിക്കുന്ന ഈശ്വരനിൽ നിന്നും തന്നെ അഭിന്നമായി കണ്ടുകൊണ്ട്. അങ്ങനെ ഇവിടെ അനന്യ, മറ്റ് പ്രയോജനം ചിന്തിക്കാതെ, മറ്റ് പ്രയോജനമൊന്നുമില്ലാതെ പറയുന്നു, മച്ചിന്തനേന വിന ആത്മധാരണ ആത്മധാരണ ലാഭ. മച്ചിന്തനേക പ്രയോജനാഹ, അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഈശ്വര ചിന്ത കൂടാതെ സ്വയം നിലനിൽക്കാൻ തന്നെ കഴിയുന്നില്ല. ഈശ്വര വിചാരം കൂടാതെ നിലനിൽക്കാൻ പറ്റുന്നില്ല സ്വയം. അപ്പോ സർവദാ ഈശ്വര ചിന്തയിൽ മുഴുകിയവർ, അതാണ് അനന്യ ചിന്ത. എന്താ? അതാണ് അദ്വൈതികൾ ഒഴികെയുള്ളവരുടെ വ്യാഖ്യാനം. അദ്വൈതി പറയുന്ന എന്താണ്? പരം ദൈവം നാരായണം ആത്മത്വേന ഗതാഹ സന്തഹ ചിന്തയേണ്ട. ആ പരമേശ്വരനായിരിക്കുന്ന നാരായണനെ ആത്മത്വേന ഗതാഹ സ്വസ്വരൂപമായി പ്രാപിച്ചുകൊണ്ട് അങ്ങനെ സന്തഹ എന്ന് വെച്ചാൽ ചിന്തയേണ്ട, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നാരായണൻ്റെ സ്വരൂപം തന്നെ, അത് തന്നെ പൂജ, അത് തന്നെയാണ് അർച്ചന, അത് തന്നെയാണ് ഭക്തി. അദ്വൈതിയെ സംബന്ധിച്ച് അത് തന്നെയാണ് ഭക്തിരാത്മാനുസന്ധാനം എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല, എന്റെ സ്വരൂപമാണ് ഭക്തൻ എന്ന് ഭക്തൻ വിചാരിക്കുന്നില്ല. ഈശ്വരൻ എന്റെ സ്വരൂപമാണ്, മറിച്ച് എന്താണ്? അവന് ആ ഈശ്വര സ്വരൂപത്തെക്കുറിച്ച് ചിന്തിക്കാതെ നിലനിൽക്കാൻ കഴിയുന്നില്ല. മച്ചിന്തനേക പ്രയോജന, എന്താണ് ആ ചിന്തയുടെ പ്രയോജനം? ആ ചിന്ത തന്നെ മറ്റൊരു പ്രയോജനം അവൻ ആഗ്രഹിക്കുന്നില്ല. ഈശ്വരനെ കുറിച്ച് ചിന്തിച്ചാൽ മതി, ഈശ്വര സ്മരണ മാത്രം മതി, അതിന്റെ ഫലത്തെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ല. വേണ്ട മോക്ഷം എന്ന് പറയുന്നു, മോക്ഷത്തെയും കാംക്ഷിക്കുന്നില്ല. ഈശ്വര ചിന്തനയ്ക്കപ്പുറമൊന്നും കാംക്ഷിക്കുന്നില്ല എന്നാണ്. ചിന്ത എന്ത മാം ഏ ജനാഹ സന്യാസിനഹ പരിപാസതേ, അത് അദ്വൈത ഭാഷയാണ്. അങ്ങനെ ഏത് സന്യാസിമാരാണോ ത്യാഗികളാണോ എന്നെ ഉപാസിക്കുന്നത്, ഈശ്വരനെ തന്നിൽ നിന്ന് അന്യമായി കണ്ടുകൊണ്ട് ഏത് സന്യാസിമാരാണോ, കാരണം ഇവിടെ ഏത് ജനാഹ ഏത് ജനങ്ങളാണോ, യുദ്ധകാരൻ ഏത് ജനങ്ങളെന്നേ പറയുന്നുള്ളൂ, പ്രത്യേകിച്ച് സന്യാസി എന്ന് പറയുന്നില്ല. പക്ഷെ അദ്വൈത മതമനുസരിച്ച് സന്യാസിക്ക് മാത്രമേ അത് സാധിക്കത്തുള്ളൂ, അല്ലാത്തവനത് കഴിയത്തില്ല. അവിടെ സന്യാസി എന്ന് പറയുന്നതിനും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മുമ്പ് പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു പാരിഭാഷികമായ സാങ്കേതികമായ ശബ്ദമാണ്, അർത്ഥത്തിലാണ് പറയുന്നത്. ഇത്തരം കർമ്മങ്ങൾ ഉപേക്ഷിച്ചവർ, കാരണം തൊട്ടു മുമ്പ് പറഞ്ഞതായ വൈദിക കർമ്മങ്ങളെയും മറ്റും വിഹിതാനം കർമ്മണം വിധിവത് പരിത്യാഗം, അങ്ങനെ പരിത്യജിച്ച സന്യാസിമാർ അവരെന്ത് ചെയ്യുന്നു? ഈശ്വരനെ ആത്മത്വേന കണ്ട് ഉപാസിക്കുന്നു എന്നാണ്. ഈശ്വരനെ ചിന്തിക്കുന്നു ത്യാഗത്തോടുകൂടി എന്നർത്ഥം. ഇവിടെ സന്യാസം എന്ന് പറയുമ്പോൾ ഈ ഭാഗം ബാഹ്യമായി വിഹിതകർമ്മങ്ങളെല്ലാം പരിത്യജിച്ച് ഇട്ട് തന്നെ ഈശ്വരനെ ചിന്തിക്കണമോ? പരിപാസത്തെ, പരിപാസം എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം ഉപാസിക്കുക. അതിനെക്കുറിച്ച് തന്നെ അടുത്ത് വിശദീകരിക്കും. ദേശം നിത്യാഭിയുക്താനാമെന്നും മറ്റും. ഇത് സന്യാസി എന്ന് പറയുന്ന, സന്യാസി എന്ന് പറയുന്നത് ഒരു ധർമ്മമാണ്. ആ സന്യാസധർമ്മം അനുഷ്ഠിക്കുന്നവന് മാത്രമേ സാധ്യമാകൂ. ശങ്കരാചാര്യ പക്ഷത്തിൽ അവർക്ക് സാധ്യമാകൂ, മറ്റുള്ളവർക്ക് സാധ്യമല്ല. മറ്റുള്ളവരുടെ പക്ഷത്തിൽ അത് ഗൃഹസ്ഥനുമാകാം, സന്യാസിക്ക് മാത്രമല്ല. ഇപ്പോൾ ഗീതാകാരന്റെ പക്ഷമനുസരിച്ച് അതാർക്കുമാകാമെന്ന് തന്നെയാണ്. കാരണം ഇവിടെ സന്യാസം എന്ന് പറയുന്നതുകൊണ്ട് ഗീതാകാരൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? അടുത്ത് പറയും, ഇനി വരുന്ന ഭാഗങ്ങളും പറയുന്നതാണോ? തത്പുരുഷം അതർപ്പണം യത്കരോഷി യദശ്നാസി യദ്ജുഹോഷി. ഒരുവൻ ഹവനം ചെയ്യുമ്പോഴും ആ ഹവനത്തെയും എന്നിൽ സമർപ്പിക്കുന്നതാണ്. അതാണ് അവിടുത്തെ സന്യാസം. പല ഭാഗങ്ങളിലും പറയുന്നത് എന്താണോ? നൈവ കുർവന്നകാരി നവദ്വാരേ പുരേതി. ആത്മാവ് വാസ്തവത്തിൽ ഒന്നും ചെയ്യാതെയും ചെയ്യിക്കാതെയും ഇരിക്കുന്നു, അത് തന്നെയാണ് പരമാർത്ഥം. പക്ഷേ നിനക്കെന്താണ് ചെയ്യേണ്ടി വരും? അതാണ് അർജുനോട് പറയുന്നത്. ജാതു തിഷ്ഠത്യകർമ്മകർ. ഒരുവനും ഒരു നിമിഷവും ഒന്നും ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല. എന്തെങ്കിലും ചെയ്യണം. വാക് മനോകായങ്ങളുടെ വ്യാപാരം ഏതെങ്കിലും തരത്തിൽ തുറന്നുകൊണ്ടേയിരിക്കും. അപ്പൊ സന്യാസം എന്ന് പറയുന്ന പോലും എന്താണ്? ഒരു ധർമ്മ അനുഷ്ഠാനമാണ്. അവിടെ ചില ധർമ്മങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു, മറ്റു ചില ധർമ്മങ്ങളെ തേച്ചിരിക്കുന്നു. അപ്പൊ ബാഹ്യമായി കർമ്മങ്ങൾ ചെയ്യുന്നോ ചെയ്യുന്നില്ലേ എന്നുള്ളതല്ല. സന്യാസി ബാഹ്യമായി അയാൾക്ക് അഹിതമെന്ന് തോന്നുന്ന കുറെ കർമ്മങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു, പക്ഷെ മറ്റു ചില കർമ്മങ്ങൾ അയാൾ സ്വീകരിച്ചിരിക്കുന്നു. ആണ് സന്യാസ ധർമാനുഷ്ഠാനം. ഗൃഹസ്ഥനാണെങ്കിലോ ധർമ്മബോധത്തോടുകൂടി അയാൾക്ക് അധർമ്മമെന്ന് തോന്നുന്ന പ്രവൃത്തികളെ ഉപേക്ഷിച്ചിരിക്കുന്നു, ആശ്രമധർമ്മത്തെ അയാൾ സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെയും കർമ്മത്തിൻ്റെ പരിപൂർണമായ ത്യാഗം ഇല്ല. ഏതെങ്കിലും രൂപത്തിൽ കർമ്മം നിലനിൽക്കുന്നു. അത് ആവർത്തിച്ച് പറയുന്ന എന്താണോ? നഹികക്ഷണപദവി ജാതുതിഷ്ഠത്യകർമ്മ. നീ വിചാരിച്ചാൽ കൂടി എന്താണ്? നിനക്ക് ഈ കർമ്മത്തെ നിനക്ക് ഉപേക്ഷിക്കാൻ സാധ്യമല്ല. അനന്യമായ ചിന്ത, അത് ഈശ്വരനെ താനായി ചിന്തിച്ചാലും കൊള്ളാം, അല്ലെങ്കിൽ ഈശ്വരനെ നിരന്തരം സ്മരിക്കുന്ന, ഈശ്വരനെ താനായി കാണണമെന്നില്ല, ഈശ്വരനെ അന്യനായി കൊണ്ട് തന്നെ നിരന്തരമായി സ്മരിക്കുന്ന ഈശ്വര ഭജനം ഏതായാലും കൊള്ളാം. അവിടെ എന്താണ്? ഒന്നും ചെയ്യാതെ ഇരുന്നുള്ള ഈശ്വര സ്മരണം എന്നുള്ള അർത്ഥം ഇവിടെ ഗീതാകാരൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ കർമ്മത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഈശ്വര സ്മരണം ഒന്നില്ല. കാരണം ആത്യന്തികമായി ഐശ്വര സ്മരണ പോലും ഒരു കർമ്മമാണ്, മാനസിക വ്യാപാരമാണ്. ഇവിടെ അടുത്ത് പറയുന്നതാണ് പത്രം പുഷ്പം ഫലം തോയം ഇതെല്ലാം അർപ്പിക്കുന്നു, ഇത് ബാഹ്യമായ കർമ്മമാണ്, അതും ഈശ്വര ആരാധനയുടെ ഒരു ഭാഗമാണ്. അപ്പൊ ഈശ്വരനെ ചിന്തിക്കുക, അനന്യ ചിന്ത എന്ന് പറഞ്ഞാൽ എല്ലാ പ്രവൃത്തിയും വിട്ടിട്ട് ഈശ്വരനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചിന്തിക്കുന്നവന്റെ യോഗക്ഷേമങ്ങളെല്ലാം ഈശ്വരൻ വഹിച്ചോളും എന്ന് ഉള്ള വ്യാഖ്യാനം ഇവിടെ ഒരിക്കലും യോജിക്കുന്നതല്ല. മറിച്ച് അവനവന്റെ ധർമ്മത്തെ, സന്യാസിയായാലും ഗൃഹസ്ഥനായാലും മറ്റാരായാലും അവനവന്റെ വർണ്ണധർമ്മം അനുസരിച്ചോ, പഴയ രീതിയിലുള്ള അല്ലെങ്കിൽ ആശ്രമധർമ്മം അനുസരിച്ചോ, അവനവന് ഹിതമായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ആ കർമ്മങ്ങളിലെല്ലാം ഈശ്വര സ്മരണം, തത്പുരുഷമതർപ്പണം, ആ ഈശ്വര സ്മരണം നിലനിർത്തുക, അതാണ് അനന്യമായ ചിന്ത എന്ന് പറയുന്നത്. അവിടെ ഒരു നിമിഷവും ഈശ്വരനെ വിസ്മരിച്ചിട്ട് കേവല കർമ്മഠനായി കർമ്മങ്ങളിൽ മുഴുവാൻ പാടില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തുടർന്നു വരുന്ന ഭാഗങ്ങൾ ഇതിൻ്റെ വിശദീകരണമാണ്. അങ്ങനെ ഉള്ള ഉപാസന അതാണ് പരിപാസന, സമ്യക്കായിട്ടുള്ള ശരിയായിട്ടുള്ള ഉപാസന അതാണ്. അല്ലാതെ കർമ്മങ്ങളെല്ലാം കർത്തവ്യമായിരിക്കുന്ന കർമ്മങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഞാൻ ഈശ്വരനെ ഉപാസിക്കുന്നു എന്ന് കരുതുന്ന മൗഢ്യമല്ല. കാരണം എന്തുകൊണ്ട് ആർക്കും കർത്തവ്യമായ കർമ്മത്തെ ഉപേക്ഷിക്കാൻ സാധ്യമേ അല്ല. പിന്നെ ആർക്കാണോ ഇങ്ങനെ ഒരു ചിന്തയുള്ളത്, കർത്തവ്യമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ ഈശ്വരനെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്, അവനെ കുറിച്ച് പറയുന്നുണ്ടെന്നാണ് തസ്യ കാര്യം വിദ്യത, അവന് കർത്തവ്യമില്ല. എന്തുകൊണ്ട്? അവൻ കർമ്മണ്യ അകർമ്മ, അവൻ കർമ്മത്തിൽ അകർമ്മത്തെ കാണും. കർമ്മത്തിൽ അകർമ്മത്തെ അവൻ കാണുന്നത് കൊണ്ട് അവൻ ചെയ്യുന്ന കർമ്മത്തെ കർമ്മമായി ഗണിക്കാൻ കഴിയത്തില്ല. അല്ലാതെ മറിച്ച് കർമ്മത്തിൽ നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു മോചനം, അത് ഇവിടെ പറയുന്ന ഉപാസത്തെ ഉപാസകൻ, അതൊരിക്കലും സിദ്ധമാകുന്ന കാര്യമില്ല. ബാഹ്യമായ കർമാനുഷ്ഠാനത്തിൻ്റെ ത്യാഗം അത് സാധ്യമല്ല. കേവലം അധർമ്മത്യാഗം അത് സാധ്യമാകും. ധർമാനുഷ്ഠാനത്തിൽ നിന്ന് ഒഴിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തനിക്ക് കർത്തവ്യവുമായിരിക്കുന്നത് അതേതായാലും കൊള്ളാം. അതിവിടെ പറയുന്നതാണ് അശ്നാസി ജുഹോഷി ദദാതി, ദാനമോ ഭക്ഷണമോ വേറെടുത്ത് പറയും പശ്യൻ ശൃണ്വൻ ശുഭൻ, ഏത് ശാരീരിക മാനസിക വ്യാപാരങ്ങളായാലും ശരി, അല്ലെങ്കിൽ ധാർമ്മികമായ പ്രവൃത്തികളായാലും ശരി, ആ പ്രവൃത്തികൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കെ ആരാണോ ആർക്കാണോ അനന്യമായ ചിന്തയുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരാൾ വീട് ഉപേക്ഷിച്ച് പോയി, നടക്കാൻ പോയി കുറച്ച് ദിവസം, അങ്ങനെ നടക്കാൻ പോകുന്ന വഴിയിൽ വെച്ച് ഭക്ഷണമൊന്നും കിട്ടാതിരുന്നു. അങ്ങനെ നടക്കുമ്പോൾ എവിടെന്നെങ്കിലും ഭക്ഷണം കിട്ടി, ആരെങ്കിലും കൊണ്ട് തന്നു. അപ്പോൾ ഇതാണ് ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്, യോഗക്ഷേമം മഹാമി എന്ന് പറയുന്നത് എന്നിങ്ങനെ ഓരോരുത്തർ വ്യാഖ്യാനിക്കുന്നുണ്ട്. രണ്ടു ദിവസം പട്ടിണി കിടന്ന് മൂന്നാമത്തെ ദിവസം ഭക്ഷണം കിട്ടിയാൽ അത് ഭഗവാന്റെ എന്നുള്ളതാണ്. അത് സുഖമില്ലാതെ രണ്ടുമൂന്ന് ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നാലും പിന്നെ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അതും ഈശ്വരൻ തന്നായിട്ട് കണക്കാക്കേണ്ടി വരും. അപ്പോൾ അത് ആർക്കും പറ്റുന്ന കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് ഈശ്വര ചിന്തയൊന്നും വേണ്ട. അല്ലെങ്കിൽ വയറ്റിൽ എന്തെങ്കിലും അസുഖം പിടിപെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, വയറ്റിളക്കമോ രണ്ടു മൂന്ന് ദിവസം കഴിക്കാതിരുന്നിട്ട് പിന്നെ കഴിക്കുമ്പോൾ അത് ദൈവം തന്നാണെന്ന് കരുതിയാൽ അതിന് ഈ അനന്യ ചിന്തയുടെ ആവശ്യമില്ല. അപ്പോൾ പട്ടിണി കിടന്നിട്ട് ആഹാരം കഴിക്കുന്നതല്ല ഒരിക്കലും യോഗക്ഷേമ ഈശ്വരൻ നോക്കുന്നത്, മറിച്ച് അവൻ്റെ ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക തന്നെ നിരന്തരമായ അനന്യമായ ഈശ്വര ചിന്തയിൽ മുഴുകുക. അപ്പോൾ അവന് അർഹതയുള്ള കാര്യങ്ങൾ, കാരണം ഇവിടെ പറയുന്നത് ഈശ്വരൻ ഇങ്ങനെയുള്ള മനുഷ്യന് എന്തെങ്കിലും പ്രത്യേകിച്ച് ദാനം ചെയ്യുന്നു അല്ലെങ്കിൽ കൊടുക്കുന്നു, അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നു, അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. എന്താണോ നമ്മൾ ഈശ്വരനെ തന്നെ ഭജിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഈശ്വരൻ നിർവഹിച്ച് സാധാരണഗതി പറയുന്നതാണ്. അതും ചിന്തിക്കാതെ പറയുന്നതാണ്. എന്തുകൊണ്ട്? ഈശ്വരനെ തന്നെ ഭജിച്ചിരിക്കുന്നവന് പറഞ്ഞ മറ്റ് പ്രയോജനത്തെക്കുറിച്ച് ചിന്തിക്കാതെ, ഈശ്വരനെ തന്നെ ഭജിച്ചിരിക്കുന്നവന് മറ്റാവശ്യങ്ങളില്ല, അതുകൊണ്ട് തന്നെ അവൻ്റെ ആവശ്യങ്ങളൊന്നും ഈശ്വരനെ നിറവേറ്റേണ്ട സന്ദർഭവും വരുന്നില്ല. പിന്നെ ഇവിടെ വെളിപ്പെടുത്തുന്ന എന്താണോ ഈ ജീവനെ സംബന്ധിച്ചുള്ള ഈശ്വരന്റെ ഒരു നിയമം അതിനെ വെളിപ്പെടുത്തുകയാണ്. ആ നിയമം എന്താണോ, ആർക്കാണോ അങ്ങനെ അനന്യമായ ചിന്ത വരുന്നത് അവനെ സംബന്ധിച്ച് നിർവഹിക്കപ്പെടേണ്ടതായ എല്ലാ കാര്യങ്ങളും ഈശ്വരീയ നിയമമനുസരിച്ച് നിർവഹിക്കപ്പെടുന്നു. ഈശ്വരന്റെ നിയമത്തെ വെളിപ്പെടുത്തുകയാണ് പ്രപഞ്ചത്തിൽ. ആർക്കാണോ അഹംഭാവം മമത ഇതെല്ലാം ഉള്ളത്, അവൻ അഹംബോധത്തോടുകൂടി മമതയോടുകൂടി ഓരോന്നിനെ ഇച്ഛിച്ച് അവൻ സൃഷ്ടിക്കുന്നു. ജീവന്റെ സൃഷ്ടി അവനെന്ത് സൃഷ്ടിക്കുന്നു ആത്യന്തികമായി, അത് നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. പുണ്യപാപങ്ങളെ സൃഷ്ടിക്കുന്നു, ജന്മത്തെ സൃഷ്ടിക്കുന്നു. ഇത് ജീവൻ അജ്ഞത കൊണ്ട് അവന്റെ അഹന്തയും മമതയും കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ജീവസൃഷ്ടിയാണ് അവന്റെ പുണ്യപാപങ്ങളുടെ സൃഷ്ടി, സ്വർഗനരകങ്ങളുടെ സൃഷ്ടി, ജന്മ സൃഷ്ടി, ഇതെല്ലാം ജീവന്റെ സൃഷ്ടിയാണ്. ഇതും ഈശ്വരന്റെ നിയമത്തിന് വിധേയമായി നടക്കുന്നത് തന്നെയാണ്. പക്ഷെ ആരാണോ അനന്യചിന്തയോടുകൂടി ഈശ്വരനെ ഉപാസിക്കുന്നത്, അവർക്ക് വേണ്ടി ഈശ്വരൻ മറ്റൊരു നിയമത്തെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ അവന്റെ അഹന്ത മമത അവന് വേണ്ടി ഒന്നും സൃഷ്ടിക്കുന്നില്ല. അവന് വേണ്ടി പുണ്യപാപങ്ങൾ സൃഷ്ടിക്കുന്നില്ല, ജന്മത്തെ ഉണ്ടാക്കുന്നില്ല. പിന്നെയോ അവൻ അർഹമായതെല്ലാം, അവൻ ആവശ്യമായതെല്ലാം ഈശ്വരൻ തന്നെ ഒരുക്കി കൊടുക്കുന്നു. അവന്റെ ആവശ്യങ്ങളില്ല, കാരണം അവന് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു, 10 രൂപയെടുത്ത് ലോട്ടറി എടുത്തു വയ്ക്കുന്നു. അപ്പോൾ ലോട്ടറി അടിക്കുമ്പോൾ പറയും, ചിലപ്പോൾ 10 രൂപയായിരിക്കും അടിക്കുന്നത്, അനന്യാശ്ചിന്ത എന്തോ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗീതയിൽ, അനന്യമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഈശ്വരന്റെ കാര്യം നോക്കിക്കോളൂ. അങ്ങനെ ഈശ്വരൻ നോക്കിയാണ് ഈ ലോട്ടറി അടിച്ചത്. അപ്പൊ അതല്ല ഈശ്വരൻ നൽകുന്നത്, ഭാഗ്യക്കുറി അടിക്കുന്നതല്ല ഇവിടെ പറയുന്നതിനെ കുറിച്ചല്ല. എന്നുവെച്ചാൽ നമ്മൾ ഈശ്വരനെ ഭജിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടുന്ന ഭൗതികമായ ലാഭങ്ങൾ, അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ആവശ്യമുള്ളവർക്ക് അതിനുവേണ്ടി ഈശ്വരനെ ഭജിക്കാമെന്ന് പറയുന്നുണ്ട്. ആർത്ഥോ ആർത്ഥ ജിജ്ഞാസുര അർത്ഥാർത്ഥി അർത്ഥാർത്ഥിക്ക് ഈശ്വരനെ ഭജിക്കാം. പക്ഷെ അത് അനന്യചിന്തയും ഇവിടെ പറയുന്ന യോഗക്ഷേമമല്ല, അത് മറ്റൊരു വിഭാഗക്കാരെ കുറിച്ച് പറയുകയാണ്. ഇവിടെ പരിപാസതയെ ഉപാസകനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണ്? ഉപാസകൻ തൻ്റെ ഈശ്വരചിന്തയും തൻ്റെ ഭൗതികമായ ലാഭങ്ങൾ, ഭൗതിക ജീവിതത്തിലെ സാഹചര്യങ്ങൾ, തനിക്ക് വന്നു ചേരുന്ന അനുകൂലതകൾ, ഇത് രണ്ടും തമ്മിൽ ബന്ധപ്പെടുത്താൻ പാടില്ല എന്നാണ്. അവിടെ ഭൗതികമായ ലാഭങ്ങളോ നേട്ടങ്ങളോ അനുകൂലതകളോ ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ തൻ്റെ അഹം, തൻ്റെ മമത ഇതെല്ലാം പ്രവർത്തിച്ചിട്ടാണ് അതുണ്ടായത്. അന്ന് ഈശ്വരൻ നൽകിയത്, ഈശ്വരൻ നൽകുന്ന എന്താണ്? അവന് അർഹതപ്പെട്ടത് മാത്രം. അവനെ ആധ്യാത്മിക മാർഗത്തിൽ മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങൾ, അതെന്താണെന്ന് അവന് ലഭിക്കുമ്പോൾ അവൻ തിരിച്ചറിയണമെന്നില്ല. ആത്യന്തികമായി അവനെ അവന്റെ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുന്ന, പലപ്പോഴും അവന് അജ്ഞേയമായിരിക്കുന്ന ഇതായിരിക്കും ഈശ്വരൻ നിന്ന് കിട്ടുന്നത്. തൻ്റെ മുമ്പിൽ വന്നാലും തനിക്ക് തിരിച്ചറിയാൻ കഴിയാത്ത, എന്തുകൊണ്ട്? അലൗകികമായ ഈശ്വരീയ നിയമം അനുസരിച്ച് വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് അത് അത്തരത്തിലുള്ള ഒരു ഈശ്വരീയമായ നിയമത്തെ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അല്ലാതെ ഒരിക്കലും ഭൗതികമായ ലാഭനഷ്ടങ്ങളെ കുറിച്ചല്ല. യോഗക്ഷേമത്തിന് അങ്ങനെ ഒരർത്ഥമുണ്ട്. ആ അർത്ഥത്തെ എടുത്തിട്ട് ഇവിടെ വ്യാഖ്യാനിക്കുന്നുണ്ട്, ഭാഷ്യക്കാരനും വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിനോർക്കതല്ല പറയുന്നത്. പക്ഷെ ആത്യന്തികമായി ഈ വ്യാഖ്യാതാക്കളെല്ലാം ചെന്ന് നിൽക്കുന്ന ഒരു തലം അതാണ്. അനന്യമായ ചിന്തയിലൂടെ ഈശ്വരൻ എന്ത് ചെയ്യുന്നു? ഒരു സാധകന് അവൻ അർഹിക്കുന്ന കാര്യങ്ങൾ, അവൻ അർഹിക്കുന്ന തലത്തിൽ അവനെ എത്തിക്കുന്നു. അതിവിടെ പറയുന്നുണ്ട്, ഏ മഹാത്മാന ജനാഹ പരിപാസതേ അന്യൂന ഉപാസതേ. അവനാ ഉപാസനയിലൊരു ന്യൂനതയും വരുത്തുന്നില്ല. ലക്ഷണം പോലും അവൻ ആ ഉപാസനയ്ക്ക് അറിഞ്ഞുകൊണ്ട് ഈശ്വര സ്മരണയ്ക്ക് വിഘ്നം വരുത്തുന്നില്ല. അതിനവന്റെ കർമ്മങ്ങളൊന്നും തടസ്സമില്ല, ഒരിക്കലും കർമ്മങ്ങളെ മാറ്റിവെച്ചിട്ടല്ല, തന്റെ കർത്തവ്യത്തെ മാറ്റിവെച്ചിട്ടല്ല. പലരും എന്താണ് ചെയ്യുന്നത്? തന്റെ കർത്തവ്യത്തെ മാറ്റിവെക്കും, താൻ ചെയ്യേണ്ട പ്രവൃത്തികളെ മാറ്റിവെക്കും, എന്നിട്ട് ഇരുന്ന് ഭജന നടത്തും. എന്നിട്ട് പറയും, എന്താണ് ഭജിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ എല്ലാം നോക്കിക്കോളും. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അത്തരത്തിലുള്ള കർമ്മത്യാഗം അതിനെ ഇവിടെ ഭഗവാൻ ശക്തമായി നിഷേധിക്കുന്നുണ്ട്. കർമ്മത്തെ ത്യജിച്ചിട്ട് ഈശ്വരനെ ഭജിക്കരുത് എന്നാ പറയുന്നു. അല്ല, കർമ്മത്തെ ത്യജിച്ചിട്ട് ഈശ്വരനെ ഭജിക്കാൻ ഗീതയിൽ ഒരു ഭാഗത്ത് പോലും പറയുന്നില്ല. അപ്പൊ ചിലർ ചോദിക്കും, സർവധർമാൻ പരിത്യജ്യ, ഓർമ്മയുള്ളവരോ ചോദിക്കും സർവധർമാൻ പരിത്യജ്യ. അവിടെ പറയുന്നുണ്ടല്ലോ സർവധർമ്മങ്ങളെയും പരിത്യജിച്ചിട്ടുണ്ട്. എന്താ സ്വാമി മറന്നുപോയോ? നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ് പല സന്ദർഭങ്ങളിലും. എന്താണ് കർമ്മത്യാഗം, എന്താണ് കർമ്മസന്യാസം, പഴയ ഭാഗങ്ങൾ ഓർത്താൽ മതി. അവിടെ പോലും എന്താണ് കർത്തവ്യത്തെ മാറ്റിവെച്ചിട്ടുള്ള ഈശ്വര ഭജനയെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ ചില ചോദിക്കുന്ന പിന്നെ സന്യാസത്തിന്റെ പ്രസക്തി എന്താ? ഒരാളെന്തിന് സന്യാസം സ്വീകരിക്കണം? ഗൃഹസ്ഥാശ്രമം മതിയല്ല, അതിന്റെ ആവശ്യമില്ല. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് സന്യാസിനാണ്. പറഞ്ഞല്ലോ, സന്യാസം എന്ന് പറയുന്നത് എന്താണ്? ധർമ്മ സ്വീകാരമാണ്, ഒരു ധർമ്മത്തെ സ്വീകരിക്കണം. നമ്മുടെ സർവകർമ്മ പരിത്യാഗം എന്ന് പറയുന്നത് ആലങ്കാരികമായ ഭാഷയിലാണ്, അല്ലെങ്കിൽ മനുഷ്യന്റെ ബുദ്ധിയിൽ സ്ഥൂലമായി വരുന്ന കർമ്മബോധത്തെ അവിടെ നിരാകരിക്കുകയാണ്. അത് കഴിഞ്ഞെന്താണ്? അവിടെയും കർമ്മമുണ്ട്. കർമ്മത്തിൽ നിന്നൊഴിയാൻ ആർക്കും സാധ്യമേ അല്ല. ഏതെങ്കിലും തരത്തിൽ ആ കർമ്മം അവനെ സ്വീകരിച്ചുകൊണ്ടിരിക്കും, അവൻ സ്വീകരിച്ചില്ലെങ്കിൽ. അതുകൊണ്ട് ആ സ്വധർമ്മത്തെ ആരായാലും ശേഷി അനുഷ്ഠിച്ചുകൊണ്ടുള്ള അനന്യമായ ചിന്ത, അതാണ് ഗീതയിൽ പറയുന്നത്. അല്ലെങ്കിൽ അകർമ്മത്തിൽ അകർമ്മത്തെ കാണുക, അകർമ്മത്തിൽ നിൽക്കുന്ന കർമ്മത്തെ തിരിച്ചറിയുക. ആ ഭാവത്തിൽ ആരാണോ ഉപാസതേ തേഷാം പരമാർത്ഥദർശി, അവനാണ് പരമാർത്ഥദർശി. നിത്യ അഭിയുക്താനാം പറയുന്നു, സതത അഭിയോഗിന, അവൻ നിരന്തരം ഈശ്വരനുമായിട്ട് അഭിയോഗം, ദൃഢമായ ബന്ധം പുലർത്തുന്നു. അഭിയോഗം എന്ന് വെച്ചാൽ ദൃഢമായ ബന്ധം. അവന്റെ കർമ്മം കൊണ്ട്, അവന്റെ വാക്കുകൊണ്ട്, അവന്റെ മനസ്സുകൊണ്ടെല്ലാം എന്ത് ചെയ്യുന്നു? അവൻ ദൃഢമായ ഒരു ബന്ധം ഈശ്വരനുമായി പുലർത്തിക്കൊണ്ടിരിക്കുന്നു. ആന്തരികമായിട്ട് ആൾക്കാരെ ബോധ്യപ്പെടുത്താനല്ല, ബാഹ്യമായിട്ടുള്ള അർച്ചന പൂജാദികളെ കുറിച്ചല്ല പറയുന്നത്. അവനേത് കർമ്മരംഗത്ത് നിന്നാലും ശരി, ആന്തരികമായി അവൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ കർമ്മത്തോടല്ല, ഈശ്വരനോടാണ്. അങ്ങനെയുള്ളവന്റെ യോഗക്ഷേമം, യോഗക്ഷേമം എന്ന് പറയുന്ന രണ്ടും പാരിഭാഷികമായ ശബ്ദങ്ങളാണ്, നിശ്ചിതമായ അർത്ഥമുള്ള ശബ്ദമാണ്. ഈ ശാസ്ത്രത്തിൽ അതിനനുസരിച്ച് വ്യാഖ്യാനിക്കുകയാണ്. യോഗ അപ്രാപ്തസ്യ പ്രാപണം, അപ്രാപ്തമായതിനെ പ്രാപിക്കുന്നതാണ് യോഗം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന ആരെ കുറിച്ചാണ് അപ്രാപ്തമായി പ്രാപിക്കുക എന്ന് വെച്ചാൽ? ധനം സമ്പാദിക്കുക, സ്വർഗത്തെ സമ്പാദിക്കുക, അതൊക്കെയാണ് ഇവിടുത്തെ യോഗം. ആ യോഗത്തെയാണ് ഭഗവാൻ നിർവഹിക്കുന്നത്, ഒരിക്കലുമല്ല. ഇവിടുത്തെ യോഗം എന്ന് പറയുന്നത് എന്താണ്? ഒരു സാധകന് അവൻ അർഹിക്കുന്നത്, അവൻ അർഹിക്കുന്നു, അവനിപ്പോൾ അപ്രാപ്തമായിരിക്കുന്നു. അത് സാധകൻ അപ്രാപ്തമായിരിക്കുന്ന എന്തൊക്കെയായിരിക്കും? വിവേക വിജ്ഞാനങ്ങൾ, ശമതമാദി ഗുണങ്ങൾ, സത്വം, ക്ഷമ, ധൈര്യം, ഇങ്ങനെയെല്ലാം അർജുനോട് പറഞ്ഞ കാര്യങ്ങൾ. ഏത് മാർഗത്തിലാണോ അവൻ നിൽക്കുന്നത് അവിടെ അവൻ അപ്രാപ്യമായിരിക്കുന്ന കാര്യങ്ങൾ അതാണ്. അല്ല, പട്ടിണി കിടക്കുമ്പോൾ ഭക്ഷണം കിട്ടുന്നതല്ല, അത് വിശക്കുന്നവൻ ഭക്ഷണത്തെ ആഗ്രഹിക്കും. സാഹചര്യങ്ങൾ ചിലപ്പോൾ അവന് അത് തടഞ്ഞെന്നിരിക്കും, പ്രകൃതി ചിലപ്പോൾ അത് അവൻ്റെ മുന്നിൽ എത്തിച്ചെന്നിരിക്കും. ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധകന് നൽകേണ്ടതായിരിക്കുന്ന മുഖ്യമായ കാര്യങ്ങൾ അതൊന്നും അന്നവസ്ത്രാദികളല്ല, സാധാരണ മനുഷ്യന് അതെല്ലാം ഈശ്വരൻ നൽകുന്നു എന്ന് പറയുന്നത് തെറ്റുമില്ല. സാധകനെ സംബന്ധിച്ചിടത്തോളം വിവേക വൈരാഗ്യതകളാണ് അവൻ അപ്രാപ്യമായിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പൂർത്തീകരണമാണ് അവന് അസാധ്യമായി തോന്നുന്നത്. അത് കാരണം അവൻ എന്ത് ചെയ്യുന്നു, അവൻ അനന്യചിന്തയിലാണ്. അനന്യചിന്ത ഒരു സാധാരണ ജീവന് സാധ്യമല്ല. അനന്യചിന്തയുള്ളവനെയാണ് സാധകനെന്ന് പറയുന്നത്. ആ അനന്യചിന്തയുള്ള ഒരു സാധകന് ഇതിലെല്ലാം ന്യൂനതകൾ സംഭവിക്കാം. വിവേക വൈരാഗ്യാദികൾ അവന് ന്യൂനത സംഭവിക്കാം. അതിന് കൊടുക്കുക ക്ഷേമ തദ്രക്ഷം, അത് കൊടുത്താൽ മാത്രം പോരാ, അതിനെ നിലനിർത്തണം, അതാണ് രക്ഷ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിക്കുന്നു? കാരണം ഈ അനന്യചിന്ത എന്ന് പറയുന്നത് അതൊരു ഉത്തമനായ സാധകന് മാത്രമേ കാണത്തുള്ളൂ. എന്തുകൊണ്ട്? ഒരു സാധകൻ തന്നെ പ്രാപഞ്ചികമായ വ്യവഹാരങ്ങൾ മുഴുകുമ്പോൾ അവന് ഈ അനന്യചിന്ത വരത്തില്ല. അനന്യചിന്ത വരാത്തുകൊണ്ട് തന്നെ എന്ത് വരുന്നു, അവൻ്റെ വിവേക വൈരാഗ്യാദികളെല്ലാം നഷ്ടപ്പെട്ടു പോകും. അവൻ സാധാരണ മനുഷ്യനെ പോലെ ആകുന്നു, ലൗകികനെ പോലെ അവൻ ഈ സംസാര മാർഗത്തിൽ അധപ്പതിച്ചു പോകുന്നു. അങ്ങനെയുള്ളവനെ ദൈവത്തിനു കൂടി രക്ഷിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അത്തരക്കാരെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. യോഗക്ഷേമം മഹാമി എന്ന് പറയുന്നത് അനന്യചിന്ത ഉള്ളവനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് ആദ്യം അത് പറഞ്ഞത്, അനന്യചിന്ത എന്ത. അതാദ്യം അത് ആർജിച്ച ഒരുവനാണ്. അത് ഒരുവൻ, ഒരു സാധകൻ ഈശ്വരാനുഗ്രഹം കൊണ്ടും പൗരുഷം കൊണ്ടും ആർജിക്കേണ്ട ഒന്നാണ്, ആ ഒരു യോഗ്യത. അങ്ങനെ അനന്യചിന്തനായ ഒരുവന് എന്റെ യോഗക്ഷേമം അപ്രാപ്യമായിരിക്കുന്നത് അവന്റെ സാധനാ മാർഗത്തിൽ അപ്രാപ്യമായിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. ആ സമ്പത്തും ഭക്ഷണവും പോലെയുള്ള കാര്യങ്ങളല്ല, എല്ലാം വളരെ ഗൗണമാണ്. ഇവിടെ മുഖ്യമായ കാര്യങ്ങളല്ല. അവിടെ മുഖ്യമായിരിക്കുന്ന എന്താണ്? വിവേക വൈരാഗ്യാദികൾ ശമതമാദികളാണ്. അത് ഭക്തി ശ്രദ്ധ തുടങ്ങിയ കാര്യങ്ങളാണ്. അതിനെ എന്ത് ചെയ്യുന്നു, ഭഗവാൻ അവന് നൽകുന്നു. ഇവിടെ തന്നെ പറയും എന്താണ്, ശ്രദ്ധാം ദദാമി, അവന് ഞാൻ ഉത്തമമായ ശ്രദ്ധയെ കൊടുക്കുന്നു. ഭക്തിയും ദദാമി, അവന് ഉത്തമമായ ഭക്തിയെ കൊടുക്കുന്നു. ജ്ഞാനം ദദാമി, അവന് ഉത്തമമായ ജ്ഞാനത്തെ കൊടുക്കുന്നു. ഇത് പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ പോരാ, പ്രാരബ്ധവശാൽ പൂർവ്വപാപവശാൽ ചിലപ്പോൾ അതിൽ ഭ്രംശങ്ങൾ സംഭവിക്കാം, വിസ്മൃതി സംഭവിക്കാം, ന്യൂനതകൾ സംഭവിക്കാം, ച്യുതി സംഭവിക്കാം. അങ്ങനെ വരുന്നിടത്ത് എന്ത് ചെയ്യുന്നു, തദ്രക്ഷണം പറയുന്നു, അതിന് ക്ഷേമ. ഭക്ഷ്യകാലം പറയുന്നു ക്ഷേമ. ആ ക്ഷേമത്തെ അതിനെ രക്ഷിക്കുക. കാരണം ആ ജീവന്റെ ശക്തി ഒരുപാട് പരിമിതികളുള്ളതാണ്. എന്തുകൊണ്ട്? ആത്യന്തികമായി അവൻ അജ്ഞാനത്തിന്റെ സൃഷ്ടിയാണ്. ഈ അജ്ഞതയിൽ നിന്നുകൊണ്ടാണ് അവന്റെ എല്ലാ സാധനങ്ങളും. ഈശ്വര സൃഷ്ടിയെല്ലാം അജ്ഞതയിൽ നിന്ന് മോചിച്ചിട്ടല്ല. അപ്പോൾ അജ്ഞതയ്ക്ക് അധീനനായിരിക്കുന്ന, അജ്ഞാനത്തിന് അധീനനായിരിക്കുന്ന ഒരു ജീവൻ എന്താണ്, അല്പജ്ഞനാണ്, അശക്തനാണ്. അപ്പോൾ അവനെ സർവജ്ഞനും സർവശക്തനുമായ ഒരാൾക്ക് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ. അജ്ഞന് സ്വയം രക്ഷിക്കാൻ കഴിയത്തില്ല. അവനെന്ത് തത്വജ്ഞാനത്തെ ആർജിച്ചാലും എന്തെല്ലാം അഭ്യാസങ്ങളെ അവൻ ശീലിച്ചാലും അവൻ ഒരിക്കലും സ്വയം രക്ഷിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അടിസ്ഥാനപരമായി അവൻ അജ്ഞതയുടെ സൃഷ്ടിയാണ്. അതുകൊണ്ട് അവിടെ സർവജ്ഞനായിരിക്കുന്ന, സർവശക്തനായിരിക്കുന്ന ഈശ്വരനെ രക്ഷിക്കാൻ കഴിയും. അനന്യമായ ചിന്തയിലൂടെ അവൻ എന്ത് ചെയ്യുന്നു, ഈശ്വരനെ അംഗീകരിക്കുന്നു, ആശ്രയിക്കുന്നു. ഈശ്വരന്റെ സർവജ്ഞതയും സർവശക്തിത്വത്തെയും അവൻ അംഗീകരിക്കുന്നു, അവനെ സ്വീകരിക്കുന്നു. അപ്പോൾ ഐശ്വരീയമായ നിയമം അനുസരിച്ച് അത് പ്രപഞ്ച സൃഷ്ടിയോടൊപ്പം ഈശ്വരൻ കൽപ്പിച്ചിരിക്കുന്ന ഒരു നിയമമാണ്. ഐശ്വര്യമായ നിയമം അനുസരിച്ച് എന്ത് വരുന്നു? അവന്റെ യോഗക്ഷേമങ്ങളെല്ലാം ആ നിയമത്താൽ നിർവഹിക്കപ്പെടുന്നു. അത് സംഭവിച്ചു തന്നെ തീരുന്നു. അങ്ങനെയാണ് ഒരു സാധനാ മാർഗത്തിൽ പുരോഗമിക്കുന്നത്. തദുഭയം ഭാമി, ഈശ്വരൻ വഹിക്കുന്നു. ഈശ്വരീയമായ നിയമത്തിലൂടെ അതാ ജീവനിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാ ഒരിക്കലും ഒരു ജീവന് ഈശ്വരനെ ആശ്രയിക്കാതെ സ്വന്തം പൗരുഷം കൊണ്ട്, സ്വന്തം വിവേകം കൊണ്ട്, വൈരാഗ്യം കൊണ്ട്, വിജ്ഞാനം കൊണ്ട്, ശ്രദ്ധാഭക്തികളെ കൊണ്ട് സ്വയം ആർജിച്ചൊരിക്കലും അവന് മോചനം സാധ്യമേ അല്ല. സാധ്യമല്ലാത്തത് അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുവൻ അഹംഭാവത്തോടുകൂടി പ്രവർത്തിക്കാതിരിക്കുക, ഞാൻ വിവേകത്തെ സമ്പാദിക്കും, വിജ്ഞാനത്തെ സമ്പാദിക്കും എന്നെല്ലാം കരുതി ഒരുവൻ അതിനുവേണ്ടി പരിശ്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് പറയുന്നത്. എന്താണ് അഹം ബഹാമി? ബഹാമി എന്നുള്ളതിന് ഇവിടെ ഭാഷകാരൻ പറയുന്നു പ്രാപയാമി, ഞാൻ അവനിതെല്ലാം എത്തിച്ചു കൊടുക്കുമെന്നാണ്. അത് ഒരിക്കലും അത് ആർജിക്കുന്ന മറ്റൊരിടത്തു നിന്ന് കിട്ടുന്നതാണ്. ഇതല്ല നമ്മൾ പറയുന്നു. എന്താണ് അവന്റെ യോഗ്യത? സാധന ചതുഷ്ടയ സമ്പത്തി. അപ്പം ആദ്യം സാധന ചതുഷ്ടയത്തെ സമ്പാദിക്കണമല്ലോ. ഈ സാധന ചതുഷ്ടയും മറ്റും സമ്പാദിക്കുക എന്ന് പറയുന്നത് ഒരു ജീവന് അവന്റെ കേവലമായ പൗരുഷം കൊണ്ട് സാധ്യമല്ല. അത് അവനെ ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്ത് പ്രാപയാമി, ഞാൻ അവനതെല്ലാം എത്തിച്ചു കൊടുക്കുന്നു. അതുകൊണ്ടിപ്പോ ഗീത വായിച്ച്, ഒന്ന് രണ്ട് ഉപനിഷത്ത് വായിച്ച് ഉള്ള കുറെ കാര്യങ്ങൾ വാലും തലവില്ലാതെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ ജ്ഞാനിയായി, ഗുരുവായി ഉപദേശം തുടങ്ങുന്നു. അതെല്ലാം ആൾക്കാരെ പറ്റിക്കാൻ കൊള്ളാം. എന്തുകൊണ്ട്? അതൊന്നും കൊണ്ടൊരിക്കലും ഒന്നും ആകുന്നില്ല. ഉപദേശിക്കാൻ കഴിയും, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും, പക്ഷേ സ്വയം ഒന്നും ആകാൻ കഴിയത്തില്ല. സ്വയം ഒരിക്കലും ഒന്നും ആകുന്ന പ്രശ്നമേ ഇല്ല. എന്തുകൊണ്ട്? എന്താണോ അഹം പ്രാപയാമി, ഞാനവനെ എത്തിച്ചു കൊടുക്കുന്ന, അത് മാത്രമേ അവന് കിട്ടത്തുള്ളൂ എന്നാണ്. ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ എന്തെങ്കിലും എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് അവന്റേക്കാണ്, അല്ലാതെ അവനൊന്നും ആർജിക്കാൻ പറ്റില്ല. അല്ലേ പറഞ്ഞത് ആർജനവും രക്ഷണവും. ഒരു സാധകനൊരിക്കലും സ്വയം അത് ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരുവന്റെ പരിശ്രമത്തെ നിഷേധിക്കുകയല്ല. പരിശ്രമിക്കുന്നവൻ ഈ ബോധത്തോടുകൂടിയാണ് പരിശ്രമിക്കുന്നത്. എന്താണ് ഈ പരിശ്രമത്തിന്റെ ഫലം? താൻ ആർജിക്കുന്നതെല്ലാം മറിച്ച് തനിക്ക് മറ്റെവിടെ നിന്നോ തന്നിനെത്തിച്ചേരുന്നതാണ്, തനിക്ക് നൽകുന്നതാണോ? അതാണ് ഇവിടെ വാഗ്ദാനം ചെയ്യുന്നത്. യോഗക്ഷേമം മഹാമ്യഹം, അത് ഞാൻ നിർവഹിച്ചു കൊള്ളാം. അതിനുവേണ്ടി സാധകൻ അഹന്തയോടുകൂടി മമതയോടുകൂടി ഒന്നും പരിശ്രമിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഈശ്വരനെ കുറിച്ചുള്ള അനന്യമായ, അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് ഈശ്വരനെ ചിന്തിക്കുന്നത് തന്നെ മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. ആ ചിന്തയുടെ പ്രയോജനം എന്താ? ചിന്ത അതിൽ നിന്നാണ് ഒരു പ്രയോജനവും കാംക്ഷിക്കുന്നില്ല. അങ്ങനെ പ്രയോജനം കാംക്ഷിക്കാതെയുള്ള ചിന്തയെന്ന് പറയുമ്പോൾ അവിടെ അവന്റെ അഹന്തയുടെ ത്യാഗമാണ്, അവന്റെ മമതയുടെ ത്യാഗമാണ് അവിടെ സംഭവിക്കുന്നത്. അതാണ് ചിന്തയ്ക്ക് വേണ്ടി ചിന്തിക്കുക എന്ന് പറയുന്നത്. അവനൊന്നും അവിടെ അർത്ഥിക്കുന്നില്ല. എന്തുകൊണ്ട്? അർത്ഥിക്കേണ്ട ആവശ്യമില്ല. അവിടെ അർത്ഥിക്കണമെങ്കിൽ അവിടെ അഹന്ത വന്നു പോകും. അർത്ഥിക്കാതെ തന്നെ എന്ത് ചെയ്യുന്നു? അവന്റെ ചിന്തന മാത്രം നടക്കുന്നു. ബാക്കിയെല്ലാം ഈശ്വരൻ താൻ തന്നെ സൃഷ്ടിച്ച നിയമത്തിലൂടെ ബാക്കി കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നു. യോഗക്ഷേമങ്ങളെ ഈശ്വരൻ നിർവഹിക്കുന്നു. അപ്പൊ ഇവിടെ രണ്ടു കാര്യങ്ങളെയും ഗീതൽ അംഗീകരിക്കുകയാണ്. ഒന്ന്, ഈശ്വര ചിന്തയ്ക്ക് അവനവന്റെ കർമ്മത്തെ തെയ്യിക്കേണ്ട കാര്യമില്ല, മറിച്ച് ധർമ്മത്തെ സ്വീകരിച്ചാൽ മതി. അവനെ വിപരീത ദിശയിലേക്ക് നയിക്കുന്ന കാമനകളെ ഉപേക്ഷിച്ചാൽ മതി. അവന് സന്മാർഗത്തിൽ നയിക്കുന്ന കാമനകളെ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. കാമകാമികളുടെ കാമത്തെ ഉപേക്ഷിക്കുന്നു, മോക്ഷകാമിയുടെ കാമത്തെ ഉപേക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ചിലത് ബാലിശ്യമായി ചോദിക്കുന്നത്. നമ്മൾ ഇതിനെ തെറ്റായി ധരിക്കുന്നതുകൊണ്ടാണ് മോക്ഷത്തെക്കുറിച്ചുള്ള ഒരു ആഗ്രഹമില്ല. എല്ലാ ആഗ്രഹങ്ങളെയും ധരിക്കണമെന്ന് പറഞ്ഞാൽ ആഗ്രഹത്തെയും ധരിക്കണ്ടേ? മോക്ഷത്തിലുള്ള ആഗ്രഹത്തെ ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുമെന്നെല്ലാം ചോദിക്കും. കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ടങ്ങനെ വരുന്നു? കാരണം ഈ ആഗ്രഹത്യാഗമെന്നെല്ലാം പറയുമ്പോൾ നമ്മൾ ധരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്, സർവ്വ ആഗ്രഹങ്ങളെയും ധരിക്കുക പിന്നെ മോക്ഷത്തെ ആഗ്രഹിക്കുക, അങ്ങനെയല്ല. കാമകാമികളുടെ കാമത്തെ ത്യജിച്ചാൽ മതി. കർമ്മം അനുഷ്ഠിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഞാനും ഇച്ഛയും എല്ലാം പ്രവർത്തിക്കണം, സ്വധർമ്മത്തെ തിരിച്ചറിയണം, അതിനെ പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കുന്നവൻ്റെ നിരന്തരമായ തുടർന്നു വരുന്ന ഭാഗങ്ങൾ ഇതെല്ലാം പറയും. നിരന്തരമായ ഈശ്വരസ്മരണ അവൻ പ്രവർത്തിക്കുമ്പോൾ ആ സാധകന്റെ സന്മാർഗത്തിൽ അവന് വേണ്ടതായിട്ടുള്ള അവൻ അർഹിക്കുന്നതായ കാര്യങ്ങളെല്ലാം ഈശ്വരൻ നിർവഹിക്കും. അവൻ്റെ വിവേക വൈരാഗ്യാദികളെല്ലാം ഈശ്വരൻ തന്നെ പൂർണ്ണമാക്കും. അങ്ങനെ അവനെ പരമമായ മുക്തിയിലേക്ക് നയിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ആ പുനരാവൃത്തി രൂപം ക്ഷേമം ജവഹാമി. ആ പുനരാവൃത്തി രൂപത്തിലുള്ള ക്ഷേമത്തെ, ആ ക്ഷേമം എന്നുള്ളതിന് രാമാനുജാചാര്യ ഒരു പടി കൂടെ മുന്നോട്ട് കടന്ന് പറയും. പരമമായ ക്ഷേമം എന്ന് പറയുന്നത് എന്താണോ ആ പുനരാവൃത്തി എന്ന്, ഒരിക്കലും ഈ സംസാരത്തിലേക്ക് മടങ്ങി വരാത്തതായിട്ട് ആ നിലയിൽ അവനെ എത്തിക്കുന്നു ഈശ്വരൻ എന്നാണ്. ഞാനീ ത്വാത്മൈവമേ മതം സച മമ പ്രിയ യസ്മാ തസ്മാ തേ മമ ആത്മഭൂതാഹ പ്രിയാസ്ഥ. അതിനിയും പറയും, ഞാനീ ത്വാത്മൈവമേ മതം, അവരെൻ്റെ ആത്മഭൂതന്മാരാണ്, അവരെനിക്ക് ഭക്തത്തെ അതീവമേ പ്രിയ, ആ ഭക്തൻ എനിക്ക് അതീവ പ്രിയനാണ് എന്നെല്ലാം പറയും. അവിടെ ഈ പറയുന്ന കാരെക്കുറിച്ചാണ് ഇത്തരത്തിലുള്ള ഉത്തമന്മാരായ സാധകന്മാരെ കുറിച്ചാണ്, അനന്യചിന്തയുള്ളവർ. അവരെല്ലാം എന്താണ്? എൻ്റെ ആത്മഭൂതന്മാരാണ്, എന്നോട് ഏകീഭവിച്ചിരിക്കുന്നവരാണ്. നേരത്തെ പറഞ്ഞത് ആ പൃഥക്ഭൂതന്മാരാണ് എന്നാണ് ഇവിടെ ഭാഷ്യകാരൻ അതിനവസാനിപ്പിക്കുന്നത്. അതുകൊണ്ടിത് സാധനഗതിയിൽ നമുക്ക് പ്രതീതമാകുന്ന അർത്ഥം, വാച്യാർത്ഥം, ഈശ്വരനെ തന്നെ ചിന്തിക്കുക, മറ്റൊരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുക. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പ്രവൃത്തി ചെയ്യുമ്പോൾ കിട്ടുന്ന ഫലങ്ങളെല്ലാം ഈശ്വരനെ ചിന്തിക്കുന്നുണ്ട്, ഈശ്വരൻ തരും എന്നാണ്. സമ്പത്തും കാറും മാളികയും എല്ലാം അത് ലോട്ടറി അടിച്ചാണെങ്കിലും കിട്ടും. അതുകൊണ്ട് ഈശ്വരനെ മാത്രം ചിന്തിച്ചാൽ മതി, എന്നും ഗുരുവായൂരപ്പനെ ഭജിച്ചാൽ മതി, ശബരിമല എല്ലാ മലയും മുടങ്ങാതെ പോയാൽ മതി എന്നിങ്ങനെ പറഞ്ഞ് സാധാരണ ആൾക്കാരെ കബളിപ്പിക്കാറുണ്ട് ഈ സ്വാമിമാരൊക്കെ. അതന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇത് പറയുന്നത് ഉത്തമമായ സാധകന്മാർക്ക് വേണ്ടിയിട്ട് പറയുന്ന ഉത്തമമായ സാധനയാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. അതവനെ മുക്തിയിലേക്ക് നയിക്കുന്നു എന്നാണ്. ലൗകികമായ ഭൗതികമായ ആർജനവും സംരക്ഷണവുമായിട്ട് ഇവിടെ യാതൊരു ബന്ധവുമില്ല. അത് ഗീതി പറയുന്നുണ്ട്, അത് വേറെ സന്ദർഭങ്ങൾ. അർത്ഥാർത്ഥിയുടെ ആർത്ഥൻ്റെയൊക്കെ ഈശ്വര ഭജനത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ ശബരിമലയിൽ പോകുന്നതിനോ ഗുരുവായൂരപ്പനെ ഭജിക്കുന്നതിനോ ഇത് തടസ്സമല്ല, ഗീതിയും തടസ്സമല്ല. പക്ഷെ ഈ സന്ദർഭം അവരർത്ഥത്തിലല്ല വരുന്നത്. ഭൗതികമായി എന്തുകൊണ്ട് ഭൗതികമായി ഈശ്വരനെ ഭജിച്ചു എന്ന് പറഞ്ഞ് ഒരുവന്റെ ദുഃഖങ്ങളൊന്നും ഒരിക്കലും മാറത്തില്ല. അങ്ങനെ ആരും ഈശ്വരനെ ഭജിച്ചിട്ടൊട്ട് കാര്യവുമില്ല. ആ നവഗ്രഹപൂജ നടത്തിയാൽ ചിലപ്പോൾ ശനിദോഷം മാറി കിട്ടുവാനി എല്ലാന്ന് പറയുന്നില്ല. പക്ഷെ ഈശ്വരനെ ഭജിച്ചുകൊണ്ട് വരാനുള്ള രോഗം വരും, ചാകേണ്ട സമയത്ത് ചാകും. അതിൽ നിന്ന് ദൈവത്തിനെ ഭജിച്ചു എന്ന് വിചാരിച്ചിറങ്ങും, രക്ഷപ്പെടാനൊന്നും നോക്കത്തില്ല. എങ്ങനെയാണ് ചാകേണ്ടതെന്നുള്ളത് പറഞ്ഞിരിക്കുന്ന പോലെ ചാകും. കട്ടിൽ കിടന്ന് ചാകേണ്ടവനാണെങ്കിൽ അങ്ങനെ ചാകും, റോഡിൽ കിടന്ന് ചാകേണ്ടവനാണെങ്കിൽ അങ്ങനെ ചാകും. അന്ന് ഈശ്വര ഭജനം കൊണ്ട് അവൻ ഈശ്വരനെ ഭജിച്ചിട്ടും ദൈവത്തിനെ ആശ്രയിച്ചിട്ടും എന്താ അവനിങ്ങനെ സംഭവിച്ചെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും. അവൻ ഇരുചക്ര വാഹനത്തിന്റെ അടിപ്പെട്ടു പോയല്ലോ, അങ്ങനെ വരാൻ പാടില്ലല്ലോ, ഈശ്വരനെ ഭജിച്ചവനല്ലേ. അതാണ് അടിസ്ഥാനപരമായി നമ്മൾ ധരിച്ചിരിക്കുന്ന തെറ്റ്. കാരണം ഈശ്വരൻ യോഗക്ഷേമം വഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈശ്വരൻ ചെന്ന് രക്ഷിക്കാത്തത്, അവനെ പൊക്കിയെടുത്ത് മാറ്റാത്തത്, അങ്ങനെ ഒരു പണിയും ഈശ്വരൻ ഇവിടെ ഏറ്റിട്ടില്ല. വഹാമ്യഹം, ഞാൻ വഹിച്ചോളാം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യാമെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ഗ്യാരണ്ടിയും തന്നിട്ടില്ല. തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ആരും മരിക്കത്തില്ലായിരുന്നു. കാരണം എത്ര വലിയ നാസ്തികനാണെങ്കിലും മരിക്കാൻ പോകുന്ന സമയത്തെങ്കിലും അവൻ ദൈവമേ എന്ന് വിളിക്കും, ഉടൻ ദൈവം പ്രത്യക്ഷപ്പെട്ട അവനെ രക്ഷിക്കും. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അതെല്ലാം അവന്റെ കർമ്മഗതി അനുസരിച്ച് തന്നെ സംഭവിക്കും. ഈശ്വരനെ ഭജിക്കുന്നതുകൊണ്ട് ഈശ്വരൻ അതിനൊന്നും ഒരു ഇളവും ചെയ്തു കൊടുക്കത്തില്ല. അത് മാത്രമല്ല, ഈശ്വരന്റെ ജോലി എന്താണ് നേരത്തെ പറഞ്ഞല്ലോ, അവനവന്റെ കർമ്മം അനുസരിച്ച് അവനവന് ഫലം കൊടുക്കുകയാണ് എന്റെ ജോലി എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരുവൻ എന്താണോ സംഭവിക്കേണ്ടത് അത് സംഭവിച്ചതന്നെ തീരും. അതിനൊന്നും ഈശ്വരൻ മാറ്റമൊന്നും വരുത്തരുത്തില്ല. എന്തുകൊണ്ട്? ഈശ്വരന്റെ ജോലി എന്താണ്? കർമ്മം അനുസരിച്ച് ഫലം കൊടുക്കുകയാണ്. അതവന്റെ കർമ്മത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് കൊടുക്കും. പക്ഷെ ഈശ്വരനിവിടെ പറയുന്നത് എന്താണ്? യോഗക്ഷേമങ്ങളെ വഹിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അത് ഈശ്വരൻ ചെയ്യും. അനന്യമായ ചിന്തയോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ, അനന്യമായ ചിന്തയോടുകൂടി ഇരിക്കുന്നവന് പിന്നെ മറ്റ് യോഗക്ഷേമങ്ങളൊന്നുമില്ല. മറ്റെന്തെങ്കിലും യോഗക്ഷേമം വേണമെങ്കിൽ അവൻ വേറെ എന്തെങ്കിലും പണിക്ക് പോകും, അനന്യ ചിന്തയ്ക്ക് പോകത്തില്ല. ആശ്രമത്തിൽ പോയി അവിടെ എന്തെങ്കിലും പണിയെടുക്കാൻ നോക്കും. അല്ല, അനന്യ ചിന്തയ്ക്കൊന്നും അവൻ പോകത്തില്ല, ഒരുമ്പെടുത്തില്ല. അനന്യമായ ചിന്തയോ ഞാൻ പറഞ്ഞ ആർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. നന്നായി. അനന്യമായ ചിന്തയോടുകൂടി ആണ് ഇരിക്കുന്നതെങ്കിൽ പിന്നെ അവന് കൊടുക്കുന്നത്, അവന് കൊടുക്കുന്നത് അവന്റെ യോഗക്ഷേമം എന്ന് പറയുന്നത് എന്താണോ, അവന്റെ മുക്തിക്ക് ഉതകുന്ന കാര്യങ്ങളാണ്. അല്ല, ഭൗതികമായ അവന്റെ രക്ഷയല്ല. അതേ ഈശ്വരനിലൂടെ വാഗ്ദാനം ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് പറയും എന്താണോ, ഒരുവൻ ഏത് ദേവതയെ എന്ത് താല്പര്യത്തോടുകൂടിയാണോ ഭജിക്കുന്നത് ചിലപ്പോൾ ആ ദേവതയിൽ നിന്ന് ആ ഫലം കിട്ടും. പക്ഷെ അനന്യമായ ചിന്തയുടെ ഫലം എന്ന് പറയുന്നത് മുക്തി മാത്രമാണ്, വേറൊന്നുമല്ല. അവന് വേണ്ടുന്നതെല്ലാം കിട്ടും. അതുകൊണ്ട് ഈശ്വരഭജനത്തിന്റെ ഫലം എന്ന് പറയുന്നത് അതാണ്, മുക്തിയാണ്. അതിൽ കുറഞ്ഞൊന്നും ഈശ്വരഭജനത്തിന്റെ ഫലമല്ല. ദേവതാ ഉപാസനകളുടെ ഫലമായി പലതും കിട്ടാം. അണിമാതി ഐശ്വര്യങ്ങൾ വരെ പ്രാപിക്കാറുണ്ട്. അതൊന്നും അനന്യ ചിന്തയല്ല. കാരണം അവിടെ എന്ത് ചെയ്യുന്നു, അവൻ വളരെ തീവ്രമായ ഒരു ദേവതയെ ഉപാസിക്കുന്നു. ആ ഉപാസനയുടെ ഫലമായി അവന് ചില ഐശ്വര്യങ്ങളുണ്ടാകുന്നു. പിന്നെ അവൻ ആ ഈശ്വരനെ വിസ്മരിച്ചിട്ട് ആ ഐശ്വര്യങ്ങളെല്ലാം അനുഭവിക്കുന്നു. അത് മറ്റൊന്നാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ദേവതയെ ഉപാസിച്ച് അതിനുള്ളിൽ ആഗ്രഹമുള്ളതുകൊണ്ടാണ്, എന്തെങ്കിലും ഭൗതികമായി നേടിക്കഴിഞ്ഞാൽ, സമ്പത്തോ മറ്റെന്തെങ്കിലും നേടിക്കഴിഞ്ഞാൽ അതെല്ലാം അനുഭവിക്കാൻ വേണ്ടിയാണ് അത് ആഗ്രഹിച്ചത്, അർത്ഥിച്ചത്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, അവനത് അനുഭവിക്കും, അസുഖഭോഗങ്ങളെല്ലാം അനുഭവിക്കും. ആ വേളയിൽ അവൻ ഈശ്വരനെ വിസ്മരിച്ചേ പറ്റൂ. കാരണം അത് രണ്ടും കൂടി ഒരേ സമയം നടക്കത്തില്ല. അപ്പോൾ അവൻ കാമത്തിൽ മുഴുകിപ്പോവും. അവിടെ പിന്നെ പറയുമല്ലോ, രാമനും കാമവും ഒരിടത്തിരിക്കത്തില്ല. അത് വേറെ കാര്യമാണ്, അതൊന്നും ഇവിടെ പറയുന്ന അനന്യചിന്തയല്ല. അനന്യചിന്തയിൽ ഫലമായി ഈശ്വര സാക്ഷാത്കാരം മാത്രമേ ഉള്ളൂ. അത് എന്നാണ് ഇവിടെ ഭഗവാൻ ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നത്, വഹാമ്യഹം. അതിനു വേണ്ടുന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിർവഹിച്ചുകൊള്ളാം. അതായത് രോഗം വരാതിരിക്കാനോ രോഗം വന്നാൽ മരിക്കാതിരിക്കാനോ ഭൗതികമായ എന്തെങ്കിലും ആപത്തുകളെ ഒഴിവാക്കാനോ ഒന്നും ഈ അനന്യചിന്തയുടെ ആവശ്യം ഇല്ല. അതിന് ഗുരുവായൂർ പോയി ഒരു അർച്ചന നടത്തിയാൽ മതി, അതുകൊണ്ട് സാധിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് പ്രത്യേകിച്ചും ആധ്യാത്മികമായ കാര്യങ്ങൾ ശ്രദ്ധാലുക്കളായിട്ടുള്ളവർ വളരെ പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കേണ്ടതാണ്. ഈ ഇതിൻ്റെ പരമമായിട്ടുള്ള താല്പര്യം, വാച്യാർത്ഥമല്ല പരമമായിട്ടുള്ള താല്പര്യം, എന്താണ് യോഗക്ഷേമം, എന്താണ് ഭഗവാൻ പ്രതിജ്ഞ ചെയ്തിരിക്കുന്ന വഹാമീന്ന്, എന്താണ് അനന്യമായ ചിന്ത, എന്താണ് അതിൻ്റെ ഫലം, ഇതാരും ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നു ഇത്രയും കാര്യങ്ങൾ. ഏ ജനാഹ, ഏതൊരു ജനങ്ങളാണോ അനന്യ ചിന്തയന്ത, അനന്യമായി ചിന്തിക്കുന്നവരായി, മാം എന്നെ പരിപാസതെ, സമ്യക്കായി അല്ലെങ്കിൽ നിരന്തരം നല്ലവണ്ണം ഉപാസിക്കുന്നത്, സാധന ചെയ്യുന്നത്, തേഷാം നിത്യാഭിയുക്താനാം, നിത്യാഭിയുക്താനാം തേഷാം നിത്യ അഭിയുക്തന്മാർ, നിത്യമായ ദൃഢമായ ബന്ധമുള്ളവർ, ആരോട്? എന്നോട്. അങ്ങനെയുള്ളവരുടെ യോഗക്ഷേമങ്ങളെ, യോഗത്തെയും ക്ഷേമത്തെയും അഹം വഹാമി, ഞാൻ നിറവേറ്റുന്നു. അനന്യാശ്ചിന്തയന്തോ മാം ഏ ജനാ പര്യുപാസതെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. യേപ്യന്യദേവതാ ഭക്താ യജന്തേ ശ്രദ്ധയാന്വിതാഃ തേപി മാമേവ കൗന്ദേയാ യജന്ത്യ വിധിപൂർവകം. ഇവിടെ അടുത്ത് പറയുന്നത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്താണോ യാന്തി ദേവവ്രതോ യാന്തി പിതൃ യാന്തി പിതൃവ്രത ഭൂതാനി യാന്തി ഭൂതേജ്യോ. ഓരോരോ ഉപാസകന്മാര് അതാത് ഉപാസ്യ ദേവതകളെ അല്ലെങ്കിൽ അതിനനുരൂപമായതിനെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈശ്വരനെ അനന്യഭാവത്തിൽ ഉപാസിക്കുന്നവരുടെ ഫലം ഇവിടെ പറഞ്ഞു. അവരുടെ യോഗക്ഷേമങ്ങളെ നിർവഹിച്ചുകൊണ്ട് അവരെ മുക്തിയിലേക്ക് ഞാൻ നയിക്കും. അന്യദേവതകളെ ഉപാസിക്കുന്നവരുണ്ട്. അന്യദേവതകളെ ഉപാസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വര തത്വത്തെ മനസ്സിലാക്കാതെ ദേവത ഉപാസന ചെയ്യുന്നവരെയാണ് അന്യദേവത ഉപാസന എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉപാസിക്കുന്ന ഒരു ദേവതയാണ് വിഷ്ണു നാരായണൻ. വേറെ മറ്റ് ദേവതകളുണ്ട്, ശിവനുണ്ട്, ദേവീദേവന്മാരെല്ലാം പലതുമുണ്ട്. അപ്പം വിഷ്ണു എന്ന് പറയുന്ന ഒരു ദേവനെ ഉപാസിക്കുന്നവനും അതൊഴികെയുള്ള മറ്റ് ദേവന്മാരെ ഉപാസിക്കുന്നവരും എന്നുള്ള അർത്ഥത്തിലല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ദേവനും പറയും. ശിവൻ പറയും ഞാൻ ഒഴികെയുള്ള മറ്റ് ദേവന്മാരെ ഉപാസിക്കുന്നവർ, പാർവതി പറയും ഞാൻ ഒഴികെയുള്ള മറ്റ് ദേവതകൾ ഉപാസിക്കുന്നവർ, അങ്ങനെ പറയും. അപ്പോൾ ഈ ദേവന്മാരും ചുരുക്കത്തിൽ നമ്മളെപ്പോലെ തന്നെയാവും, പക്ഷപാതമുള്ളവരാവും. ആ ഒരർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്. മുമ്പ് പറഞ്ഞതുമായി ബന്ധപ്പെടുത്തി പറയുകയാണ്. ഒരുവൻ അനന്യചിന്തനത്തിന് അനന്യചിന്ത സാധാരണക്കാരന് സാധ്യമല്ല, ഒരു ഉയർന്ന സാധകനെ സാധ്യമാണ്. കാരണം തൻ്റെ സർവ വ്യാപാരങ്ങളിലും സർവപ്രവൃത്തികളിലും ഏതെങ്കിലും തരത്തിൽ ഈശ്വരനെ കുറിച്ചുള്ള ഒരു അനുസ്മരണം നിലനിർത്തുക, അങ്ങനെ നിലനിർത്തണമെങ്കിൽ ഈശ്വരനെ കുറിച്ചുള്ള അവൻ്റെ ധാരണയും അസാമാന്യമായിരിക്കണം. സാധാരണ ധാരണകൾ കൊണ്ടൊന്നും പറ്റത്തില്ല, അത് നിലനിർത്താൻ പറ്റത്തില്ല. ഈശ്വരനെ ഏതെങ്കിലും ഒരു ചെറിയ ഭാവത്തിൽ കണ്ടിട്ട്, അല്ലെങ്കിൽ ഈശ്വരൻ സ്വർഗത്തിലിരിക്കുന്ന ഒരാളാണ്, അത്തരത്തിലുള്ള ഏതെങ്കിലും ഈശ്വരനെ ദേശകാലങ്ങളെ കൊണ്ട് സങ്കോചിപ്പിച്ചിട്ട് ഈശ്വരനെ കുറിച്ചുള്ള ഒരു സങ്കുചിതമായ ഭാവനയിൽ ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്നവനൊരിക്കലും അനന്യഭാവത്തിൽ ഈശ്വരനെ സ്മരിക്കാനൊക്കത്തില്ല. അങ്ങനെ ഈശ്വരനെ ദേശകാലങ്ങളെ കൊണ്ട് പരിമിതപ്പെടുത്തി ചെയ്യുന്ന ആരാധനയാണ് ദേവതാരാധന എന്ന് പറയുന്നത്. എന്തുകൊണ്ടത് പറ്റുന്നില്ല? കാരണം ഇപ്പോൾ ഒരു ദേവതയെ ആരാധിക്കുകയാണെങ്കിൽ, ഗുരുവായൂരപ്പന്റെ ഭക്തനാണെങ്കിൽ അവന് ഗുരുവായൂർ തന്നെ പോകണം അവനെ ആരാധിക്കാൻ. അവിടെ ഏകാദശിക്കോ അതുപോലെയുള്ള വിശേഷ സമയങ്ങളിൽ പോകണം. അപ്പോൾ അവിടെ ആരാധനയ്ക്ക് കാലദേശങ്ങൾ പരിമിതപ്പെടുത്തുന്നു. ശരിയായ ആരാധന അവൻ ആ സ്ഥലത്ത് ആ സമയത്ത് ചെന്നാലേ കഴിയത്തുള്ളൂ. അങ്ങനെയുള്ള ഒരുവനെ സംബന്ധിച്ച്, ഈശ്വരനെ സംബന്ധിച്ചുള്ള അനന്യമായ ചിന്ത സാധ്യമല്ല. അനന്യമായ ചിന്ത വേണമെങ്കിൽ എന്ത് വേണം? അവൻ ഗുരുവായൂരപ്പനെ ദേശകാലങ്ങൾ കൊണ്ട് പരിമിതപ്പെടുത്താതിരിക്കണം. അവന് ഗുരുവായൂർ പോകാതെയും ഗുരുവായൂരപ്പനെ കാണാൻ കഴിയണം, ഗുരുവായൂരപ്പനെ സ്മരിക്കാൻ കഴിയണം. അങ്ങനെ വരുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? ഈശ്വരന്റെ തത്വത്തെ മനസ്സിലാക്കി ആരാധിക്കുന്നു എന്ന് വരും. അപ്പോൾ അവിടെ പേരിൽ ഗുരുവായൂരപ്പനാണെങ്കിലും ഇവിടെ പറയുന്ന എന്താണ്? മാമേവ കൗന്ദേയ, അവൻ എന്നെ തന്നെയാണ് ആരാധിക്കുന്നത്. അപ്പോൾ ഗുരുവായൂരപ്പന്റെ ആരാധന തന്നെ രണ്ടു തരത്തിലാകാം. ഒന്നുകിൽ അത് പരമമായ ഈശ്വര ആരാധനയാകാം, അല്ലെങ്കിൽ അത് ദേശകാലങ്ങൾ കൊണ്ട് പരിമിതപ്പെടുത്തിയ ദേവതാരാധനയാകാം. അത് ഏത് ദേവനെ സംബന്ധിച്ച് ഇത് സംഭവിക്കാം. അപ്പോൾ അന്യദേവതാരാധന എന്ന് പറയുന്നത് ഈ മനുഷ്യൻ അവൻ്റെ മനസ്സുകൊണ്ട് കാലദേശങ്ങളാൽ സങ്കുചിതപ്പെടുത്തിയ ദേവതാവിശേഷങ്ങളെ ആരാധിക്കുന്ന രീതിയാണ് പറയുന്നത്. പരമാർത്ഥത്തിൽ ഒരു ദേവതയും മറ്റൊരു ഈശ്വരനും അങ്ങനെ രണ്ടില്ല. അതുകൊണ്ട് ഒരുവൻ അവൻ്റെ അജ്ഞത കൊണ്ട് ശ്രദ്ധയോടുകൂടി ഒരു ദേവതയെ ആരാധിച്ചാലും മുമ്പ് പറഞ്ഞതായ അനന്യചിന്തയിൽ അവൻ എത്തിയിട്ടില്ലെങ്കിലും പരമാർത്ഥത്തിൽ അവൻ ആരാധിക്കുന്നത് ആരാധ്യനായ ഈശ്വരൻ അവനെ സംബന്ധിച്ചും ഏകനായതുകൊണ്ട് അവനും എന്നെ തന്നെയാണ് ആരാധിക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ആരാധിക്കുന്നവൻ്റെ മനോഭാവം ആണ് ദേവത ഏതാണെന്നുള്ളത്, അവൻ്റെ മനോഭാവമാണ് മുഖ്യം. അതാണ് അടുത്ത് പറയുന്നത്. നിന്നു അന്യാപി ദേവത ത്വമേവ ചേത് തദ്ഭക്ത സത്വാമേവ ഭജന്തി സത്യമേവ. അപ്പോൾ ഈ ദേവതകൾ പലതുണ്ടോ, ഈശ്വരന് വേറെ വേറെ ദേവന്മാരുമുണ്ടോ, ഈശ്വരൻ ഒരു ഈശ്വരനാണല്ലോ പല ദേവതാരൂപത്തിനും ഇരിക്കുന്നത്, ഇത്തരം സംശയങ്ങളൊക്കെ വരാതാണ് അതു അന്യാപി ദേവത ത്വമേവ ചേത്. മറ്റ് ദേവതകളും ഏത് പേരിൽ പറഞ്ഞാലും അത് നീ തന്നെയാണല്ലോ. അപ്പോൾ ഈ അന്യദേവതാരാധന എന്ന് പറയുന്നത് എന്താണ്? താൻ വേറൊരു ദേവനാണ്, വേറെ ദേവന്മാർ, അങ്ങനെ ഒരു ഭാവം ഈശ്വരനുണ്ടോ, അവതാരപുരുഷനുണ്ടോ? തദ്ഭക്താസ്ത്വാമേവ ഭജന്തി. വാസ്തവത്തിൽ ഏത് ദേവനെ ഭജിച്ചാലും, ഏത് ദേവന്റെ ഭക്തനെന്ന് പറഞ്ഞാലും ഒരു ഈശ്വരനാണല്ലോ ഭജിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ഭേദകൽപ്പന ഇവിടെ വന്നു? സത്യമേവ പറയുന്നു. ആ ചോദ്യം ശരി തന്നെയാണ്. പക്ഷെ എന്നാലും അന്യദേവത ആരാധനയുണ്ട്. ഈശ്വരനെ സങ്കുചിതമായ ഭാവങ്ങളിലൂടെ കണ്ട് ആരാധിക്കുന്നവരുണ്ട്. അവരെ ഉദ്ദേശിച്ചിട്ടാണ് അടുത്ത് പറയുന്നത്. അത് നമ്മൾ തുടർന്ന് ചർച്ച ചെയ്യും. ഭക്തേയാജന്യവിധിപൂർവകം ശിഷ്യ ശാന്തി ശാന്തി ശാന്തി.